ബ്രഹ്മസൂത്രസംഗ്രഹഭാഷ്യം അധ്യായം 3 പാദനാലാധികരണം 1 സൂത്രം 6 ത്രയാണാം ഏവ ചൈവം ഉപന്യാസ പ്രശ്നസ്. 3 കാര്യങ്ങളെക്കുറിച്ചാണ് കഠോപനിഷത്തിൽ ചോദ്യം ചോദിക്കുന്നതും വിശദീകരിക്കുന്നതും. ഒന്ന് ചോദിക്കുന്നു പിതാവിന്റെ സൗമനസ്യം, രണ്ടാമത് അഗ്നിവിദ്യ, മൂന്നാമത് ആത്മാവിനെ കുറിച്ച്. അവിടെ പ്രധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യമില്ല, സമാധാനമില്ല. അതുകൊണ്ട് ഇവിടെ പ്രധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നില്ല. ഇതാണ് സിദ്ധാന്തം. അപ്പോൾ അതിൽ ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നിടത്ത് രണ്ട് കാര്യം. ഒന്ന്, മരണശേഷം എന്താണെന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ധർമാധർമ്മങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന എന്താണ്, അന്യത്ര ഭൂതാശ്ച ഭൂതഭാവികൾക്ക് ഉപരിയായിരിക്കുന്ന എന്താണ്. ഇതിന് രണ്ടിനും പറയുന്ന മറുപടി ഒന്ന് തന്നെയെന്നാണ്. ആദ്യത്തെ ചോദ്യം അത് ജീവന്റെ ഗതിയെ സംബന്ധിച്ചാണ്, മരണശേഷം എന്ത് സംഭവിക്കുന്നു. രണ്ടാമത്തത് പരബ്രഹ്മത്തെക്കുറിച്ചാണ്. ഇവിടെ രണ്ടിൻ്റെയും സമാധാനം ഒന്ന് തന്നെ. എന്തുകൊണ്ട് അതിന് സമാധാനമാണ് ഇവിടെ പറഞ്ഞത്? പ്രജ്ഞ പ്രാജ്ഞനും ജീവനും ഒന്ന് തന്നെ. ജീവപ്രാജ്ഞരേകത്വാഭ്യകുമാണ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ജീവനും പ്രാജ്ഞനും ഒന്ന് തന്നെ. അവിടെ ഒരു ചോദ്യം തന്നെ മറുപടി എന്നും ഒരു കാര്യത്തെ തന്നെ പറയുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. തഥാ ജീവവിഷയസ്യ അസ്തിത്വ നാസ്തിത്വ പ്രശ്നസ്യ അനന്തരം അന്യം വരം നചകേതോ ഉപനിഷു ഇത്യാരഭ്യ മൃത്യുനാ തേഹി തേഹി കാമേഹി പ്രലോഭ്യമാനോപി നചകേത യഥാ നച്ചചാല തദായേനം. ഇങ്ങനെ ജീവന്റെ അസ്തിത്വ നാസ്തിത്വത്തെക്കുറിച്ച് നചികേശ ചോദ്യം ചോദിച്ചു, മരണശേഷം ഉണ്ടോ ഇല്ലയോ. അത് കഴിഞ്ഞിട്ട് യമദേവൻ പറഞ്ഞു അന്യം വരം നചികേത ഉപനിഷു. ശരി, നചികേതസ് ഒരു വരം കൂടി സ്വീകരിച്ചോളുക എന്ന് പറഞ്ഞു. അതിനുശേഷം മൃത്യുന തേഹി തേഹി കാമേഹി, മൃത്യു പല പല കാമ്യ വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചു നചികേശി. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പ്രലോഭ്യമനോപി നചികേത തഥാ നച്ചജ യഥാ നച്ചച്ച. അങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടും നചികേതസ് ചലിച്ചില്ല, തന്റെ സത്യനിഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ചില്ല. തദ്ദേശം അഭ്യുദയ നിശ്രേയസ വിഭാഗ പ്രദർശനേന വിദ്യാവിദ്യ വിഭാഗ പ്രവർശനേന ച വിദ്യാഭീപ്സിനം നചികേതസം മന്യി. ഇപ്പോ യമദേവൻ എന്ത് പറഞ്ഞു? ഏനം ആ നചികേതസിനെ മൃത്യു മൃത്യുദേവൻ അഭ്യുദയ നിശ്രേയസ വിഭാഗ പ്രദർശനേന. അവിടെ എന്താണ് അഭ്യുദയം, എന്താണ് നിശ്രേയസം, എന്താണ് ഭൗതികമായ ലാഭം, എന്താണ് മുക്തി, ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണിച്ചിട്ട് അതിന്റെ ഉപായങ്ങളായിട്ടുള്ള വിദ്യാവിദ്യ വിഭാഗ പ്രദർശനം ജ്ഞാനം ആണോ നിശ്രേയസത്തിന്റെ ഉപായം, കർമ്മ ഉപാസനകളാണോ അഭ്യുദയത്തിന്റെ ഉപായം എന്നിങ്ങനെ വിഭാഗം, അതിന്റെ മാർഗത്തിന്റെ വിഭാഗത്തെയും അവിടെ വേർതിരിച്ചു കാണിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞു യമദേവൻ പറഞ്ഞു, വിദ്യാഭീപ്സിതം നചികേത സമ്മന്യ നത്വ കാമ ബഹവോ അലൂലു പന്ത. അവിടെ പറഞ്ഞു നിന്നെ വിദ്യയെ ആഗ്രഹിക്കുന്നവനായി ഞാൻ മനസ്സിലാക്കുന്നു. യമദേവൻ പറഞ്ഞു, വിദ്യാഭീപ്സിനം വിദ്യ ആഗ്രഹിക്കുന്ന വിദ്യാഭീപ്സിതം വിദ്യയെ ആഗ്രഹിച്ചവനായി വിദ്യയെ ആഗ്രഹിക്കുന്നവനായി നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. നത്വാ കാമ ബഹു അലോല ബന്ധ. ഈ നിരവധി കാമങ്ങൾ, അതായത് കാമ്യ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വച്ചിട്ടും അതൊന്നും നിന്നിൽ ലോഭത്തെ ഉണ്ടാക്കില്ല, അലോല ബന്ധ, അതിൽ നിനക്ക് താല്പര്യം ഉണ്ടായില്ല. ഇത് പ്രശസ്യ എന്ന് അവിടെ നചികേതസിനെ പ്രശംസിച്ചിട്ട് പ്രശ്നമഭി തതിയും പ്രശംസൻ യദുവാച. നചികേതസിന്റെ ആ ചോദ്യത്തെയും പ്രശംസിക്കുകയാണ്. നിന്റെ ചോദ്യം വളരെ യുക്തമാണ് എന്നിങ്ങനെ അതിനെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് തം ദുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാധീരോ ഹർഷശോക്കോ ജഹാതീതി. അത് കഴിഞ്ഞിട്ട് യമദേവൻ പറയുകയാണ്, തം ദുർദർശം, അത് ദർശിക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് പ്രയാസമുള്ളതാണ്. അവിടെ ഭാഷ്യകാരം പറയും അത് പ്രാകൃത ബുദ്ധികൾക്ക്. യോഗ്യത എന്ന് പറയുന്ന ആദ്യമേ പറഞ്ഞു, ചിത്തസംസ്കാരം. ആ ചിത്തസംസ്കാരം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ദർശിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഗൂഢം ഗുഹാഹിതം അവിടെ പറഞ്ഞു, അനുപ്രവിഷ്ടം ഗഹ്വരേഷ്ടം അനേക ഗഹ്വരങ്ങളിൽ കഷ്ടങ്ങളിൽ പെട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിനെ അധ്യാത്മയോഗാധിഗമേന, അധ്യാത്മയോഗം വളരെ വിശദീകരിച്ചത്, അധ്യാത്മയോഗ പ്രാപ്തി കൊണ്ട് ദേവം അതിനെ മത്വ അറിഞ്ഞിട്ട് ധീരോ ധീരൻ വിവേകി ജ്ഞാനി ഹർഷശോകു ജഹാദി ഹർഷശോകങ്ങളെ ത്യജിക്കുന്നു എന്നും പറഞ്ഞു. മുമ്പ് വിശദീകരിച്ചുകൊണ്ട് അത് വീണ്ടും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. തേനാവി ജീവപ്രാജ്ഞരഭേദേവൈഹ വിവക്ഷതി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ജീവനെയും പ്രാജ്ഞനെയും അഭേദമായിട്ടാണ് ഇവിടെ ശ്രുതിയിൽ വിവക്ഷിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. യത് പ്രശ്നം നിമിത്തം ച പ്രശംസാം മഹതീ മൃത്യോ പ്രത്യബദ്ധ്യത നചികേത യദി തമ്മിഹായ പ്രശംസ അനന്തരം അന്യമേവ പ്രശ്നം ഉപക്ഷിപേ അസ്ഥാനേവ സ സർവ പ്രശംസ പ്രസാരിതാസ്യ. യത് പ്രശംസ യത് പ്രശ്ന നിമിത്തം, ഏതൊരു ചോദ്യത്തെ നിമിത്തമാക്കിയിട്ടാണോ നചികേതസിനെ യമദേവൻ പ്രശംസിച്ചത്, എന്താണ് മരണശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് വെച്ചു, ദേവീരത്രാവിധ രസിതം പുര എന്ന് പറഞ്ഞ് യമദേവൻ അവിടെ പ്രശംസ ദേവന്മാർക്ക് കൂടി ഈ വിഷയത്തിൽ സംശയം തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നീ ചോദിച്ചിരിക്കുന്നത്. നിന്നെപ്പോലെ ഇക്കാര്യത്തിൽ ഒരു ചോദ്യകർത്താവ് ഉണ്ടാകത്തില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പ്രശംസിച്ചു. ആ ചോദ്യത്തെ സംബന്ധിച്ച് പ്രശംസിച്ചതിന് ശേഷം അതിനനുരൂപമല്ലാത്ത ഒരു ചോദ്യം എടുത്ത് നജീദസ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രശംസ വ്യർത്ഥമായിത്തീരും. അതുകൊണ്ട് അത് വിട്ടിട്ട് ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറിച്ച് പ്രകൃതിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുക അത് സാധ്യമല്ല. ഏത് പ്രശ്ന നിമിത്തം പ്രശംസ, ഏതൊരു പ്രശ്നത്തെ നിമിത്തമാക്കിയാണോ മഹതീം പ്രശംസ, മഹത്തായ പ്രശംസ. മൃത്യുഹോ പ്രത്യപദ്യത നചികേത, മൃത്യുവിൽ നിന്നും നചികേതസ് ഏതൊരു പ്രശംസയാണോ മഹത്തായ പ്രശംസയാണോ നേടിയത് ഇതി തമ്യുഹായ. അങ്ങനെ ഒരു വലിയ പ്രശംസയ്ക്ക് പാത്രമായതിന് ശേഷം ആ ചോദ്യത്തെ പൂർണ്ണമായും വിട്ടിട്ട് പ്രശ്നാനന്തരം പ്രശംസാനന്തരം അന്യമേയ പ്രശ്നം ഉപേക്ഷിക്കുകയും ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, യമദേവൻ പ്രശംസിച്ചു, പിന്നെ ആ ചോദ്യത്തെ വിട്ടിട്ട് ഒരു വിലയില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രശംസ വ്യർത്ഥമായി പോകും. ആണ് പ്രശംസാനന്തരം അന്യമേവ പ്രശ്നം ഉപേക്ഷിപ്പിക്കുകയും മറ്റൊരു പ്രശ്നത്തെ കൽപ്പിക്കുകയാണെങ്കിൽ അസ്ഥാനേവ സ സർവപ്രശംസ, ആ പ്രശംസ തന്നെ അസ്ഥാനത്തായി നജികേസൻ യോഗ്യനല്ലെന്ന് വരും പ്രസാരം. വെറുതെ പ്രശംസിച്ചു, പ്രശംസ പാത്രമല്ല നജികേസ്, ഇങ്ങനെല്ലാം വരും. എന്നുവെച്ചാൽ വളരെ ജിജ്ഞാസുവായിരിക്കുന്ന ബുദ്ധിമാനായ നജികേതസിന്റെ ആ ചോദ്യം ആത്മവിഷയമായിട്ടുള്ള ആ ചോദ്യം പ്രശംസ അർഹിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടൊരാൾ പിന്നീട് നിസ്സാരമായ ചോദ്യങ്ങൾ അർത്ഥശൂന്യമായ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പ്രകൃതിയെ സംബന്ധിച്ച് ചോദ്യങ്ങളില്ല എന്നാണ്. തസ്മാദ് ഏയം പ്രേതൈത്യസൈവ പ്രശ്നസ്യ ഏതത് അനുകർഷണം അന്യത്ര ധർമാതിഥി. അതുകൊണ്ട് ഏയം പ്രേത എന്ന് ചോദിച്ച് ആ ചോദ്യം തന്നെയാണ് അടുത്ത് അന്യത്ര ധർമാതെന്ന സ്ഥലത്തും ചോദിക്കുന്നു. അവിടെ ജീവനെ സംബന്ധിച്ച് ചോദിച്ചു, ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ചോദിച്ചു. അതിന് യമദേവൻ മറുപടി പറയുമ്പോൾ അത് രണ്ടും ഒന്ന് തന്നെ, ജീവനും പരനും വേറെ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് മറുപടി പറയുന്നത്. തസ്മാദ് ഏയം പ്രേതേ ഇത്യസൈവ പ്രശ്നസ്യ ഏതത് അനുകർഷണം അന്യത്ര ധർമാതി. അതുകൊണ്ട് ഏയം പ്രേതേ എന്ന് പറയുന്ന പ്രശ്നത്തിന് അനുകർഷിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിനെ തന്നെ ആവർത്തിച്ചാണ് ഇവിടെ അന്യത്ര ധർമാതെന്ന് പറയുന്നിടത്ത് വീണ്ടും ചോദ്യം ചോദിച്ചത്. യത് പ്രശ്ന ഛായാ വൈലക്ഷണ്യമുക്തം തത് അദൂഷ്. നേരത്തെ പറഞ്ഞെന്താണ്, ആ പ്രശ്നങ്ങൾക്കൊരു സാദൃശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? തദീയ സൈവ വിശേഷസ്യ പുനഃ പ്രഖ്യമാനാത്ത. മുമ്പ് ചോദിച്ച ആ ചോദ്യത്തിന്റെ വിഷയമെന്തോ ആ വിഷയത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് പിന്നീട് ചോദിക്കുന്നത്. അത് വിശേഷിച്ച് എന്തൊക്കെയുണ്ട്? അതായത് മരണശേഷം ആത്മാവുണ്ടെന്നറിഞ്ഞാൽ പോരെ, ആത്മാവ് എന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ് എന്നുകൂടി അറിയും. അപ്പോൾ ആത്മാവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് രണ്ട് ചോദ്യത്തിലും വ്യത്യാസമുണ്ട്. ആദ്യം മരണശേഷം ആത്മാവുണ്ടോ, അടുത്ത് ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്. അങ്ങനെ തദീസ്യ വിശേഷസ്യ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ വിശേഷമായ കാര്യങ്ങളാണ് പുനഃപ്രഖ്യമാനത്വ രണ്ടാമത് അവിടെ ചോദിക്കുന്നത്. പൂർവത്രഹി ദേഹാദി വ്യതിരിക്തസ്യ ആത്മനോ അസ്തിത്വം പൃഷ്ടം. ആദ്യം എന്താ ചോദിച്ചത്? ദേഹാദി വ്യതിരിക്തമായ ആത്മാവിന്റെ അസ്തിത്വത്തെ. ഉത്തരത്രതോ തസ്യവ അസംസാരിത്വം, അതിന്റെ അസംസാരിത്വത്തെ പൃശ്യതീ. യാവത് ഹി അവിദ്യ എന്ന നിവർത്തതേ താവദ്ധി താവത് ധർമാദിഗോചരത്വം ജീവസ്യ ജീവത്വം ച നിവർത്തതേ. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. ഇവിടെ ശരിക്കും പ്രധാനം അല്ല ജഗത്തിന് കാരണം, പ്രധാനം ജഗത്തിന് കാരണം എന്നുള്ളതിന് ശ്രുതി പ്രമാണമില്ല എന്നുള്ള ഒരു വിഷയമാണ് പറയുന്നതെങ്കിലും ആ വിഷയത്തിലൂടെ എത്തിച്ചേരുന്നത് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക്. എന്താണ് പൂർവത്രഹി ദേഹാദി വ്യതിരിക്ത സ്യാത്മനാസ്തിത്വം പ്രശ്നം മുമ്പ് എന്താണ് ശരീര വ്യതിരിക്തമായ ആത്മാവുണ്ടോ ഇല്ലയോ അത് ചോദിച്ചു. ഉത്തരത്തിലതോ തസൈവ അസംസാരി, പിന്നെ അതിന്റെ അസംസാരിത്വത്തെ ചോദിക്കും. സംസാര അതീതമായിരിക്കുന്ന അതിന്റെ സ്വരൂപത്തെ കുറിച്ച് ചോദിക്കും. എന്താണ് അതിന്റെ സംസാരാതീതമായ സ്വരൂപം? ഇത് അവിടെ എന്താണ് അതിന്റെ വിശേഷത? യാവത് അവിദ്യ എന്ന നിവർത്തതേ, ഏതുവരെ അവിദ്യ നിവർത്തിക്കുന്നില്ലയോ, ഏത് കാലം വരേക്കും? താവത് ധർമാദിഗോചരത്വം ജീവസ്യ, അതുവരെ ജീവൻ ധർമാദികൾക്ക് വിഷയമാണ്. കാരണം അവിടെ പറഞ്ഞു ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ് തത്വം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് പറയുന്നത് അവിദ്യ നിവർത്തിക്കുമ്പോഴാണ്. അവിദ്യ നിവർത്തിച്ചില്ലെങ്കിലോ അത് ജീവൻ ധർമാധർമാദികൾക്ക് വിഷയമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ധർമാധർമാദികളെല്ലാം ജീവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. പുണ്യപാപങ്ങളും പുണ്യപാപങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളും രണ്ടിനെയാണ് ധർമാധർമ്മങ്ങളെന്ന് പറയുന്നത്. ഫലത്തെയും കാരണത്തെയും, ഫലത്തിനും കാരണത്തിനും ഉപയോഗിക്കുന്ന പദമാണ് ധർമ്മവും അധർമ്മവും. സത്കർമ്മങ്ങൾക്കും സത്കർമ്മങ്ങളുടെ ഫലമായ പുണ്യത്തിൽ, അസത്കർമ്മങ്ങൾക്കും അവയുടെ ഫലമായ പാപത്തിൽ. ഇനി അതിന്റെ ഫലത്തിന് ഇതേ ശബ്ദം ചേരെടുത്ത് ഉപയോഗിക്കും. സത്കർമ്മം സത്കർമ്മങ്ങളുടെ ഫലം പുണ്യം, പുണ്യഫലം സുഖം, മൂന്നിനും ഇത് ഉപയോഗിക്കും ചിലടത്ത്. അസത്കർമ്മം അസത്കർമ്മത്തിന്റെ ഫലം പാപം, പാപത്തിന്റെ ഫലമായ ദുഃഖം. ഇതെല്ലാം എന്താണ്? ഏതുവരെ? യാവത് ഹീ അവിദ്യ നിവർത്തതെ, ഏതൊരു കാലം വരെ അവിദ്യ നിവർത്തിക്കുന്നില്ലയോ അതുവരെ. എന്നുവെച്ചാൽ ഇതെല്ലാം അവിദ്യ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അത് മാത്രമല്ല താവത് ധർമാദി ഗോചരത്വം, അതുവരെ എന്താണ്? ഈ ജീവൻ ധർമാദി ആശ്രിതനാണ്. ജീവനെ ആശ്രയിച്ചതല്ല ഇരിക്കുന്ന ധർമ്മ അധർമ്മം അതിന്റെ ഫലങ്ങൾ, പുണ്യം പാപം അതിന്റെ ഫലങ്ങൾ, സുഖദുഃഖങ്ങളെല്ലാം ജീവനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടെന്താണ് ജീവത്വം ചെന്ന് നിവർത്തതേ, അതുവരെ ആ ജീവന്റെ ജീവത്വം എന്ന് വെച്ചാൽ ജീവഭാവം അത് നിവർത്തിക്കുന്നില്ല. ജീവഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ താൻ തന്നെ പുണ്യപാപങ്ങൾ അനുഷ്ഠിക്കുന്നവനായി അറിയുക, അതിന്റെ ഫലമായ ധർമാധർമ്മങ്ങൾ തനിക്കുണ്ടെന്നറിയുക, അതിന്റെ ഫലമായ സുഖദുഃഖങ്ങൾ അതിനാണ് ഉപഭോഗം എന്ന് പറയുന്നത്, അത് താൻ അനുഭവിക്കുന്നു എന്നറിയുക. ഈ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജീവത്വം, ജീവഭാവം. ജീവഭാവം എന്ന് പറയുന്നത് മുഖ്യമായും വരുന്ന എന്താണ്? ജീവന്റെ ഈ അനുഭവമാണ്. ആ അനുഭവത്തെ ആസ്വദിച്ച് നടക്കുന്ന കർമ്മങ്ങളും എല്ലാം ജീവഭാവത്തിൽ വരും. ആ അനുഭവത്തെ ആസ്വദിച്ച് നടക്കുന്ന മറ്റ് ചിത്തവികാരങ്ങളും എന്താണ്? അനുകൂലത പ്രതികൂലത, രാഗം ദ്വേഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജീവഭാവത്തിൽ വരും. ഇതെല്ലാം ഏതുവരെ? അവിദ്യ നിവർത്തിക്കുന്നതുവരെ ഇതെല്ലാം ജീവനുണ്ടായിരിക്കും. ജീവത്വം ചെന്നിവർത്തതേ തന്നുകൊടുത്തു വച്ചു, അത് നിവർത്തിക്കുമ്പോൾ വിദ്യ ഉണ്ട്. ഇവിടെ നചികേതസിന് യമദേവൻ ഉപദേശിക്കുന്ന വിദ്യ, ജ്ഞാനം, അറിവ്, അതുകൊണ്ട് പ്രജ്ഞൈവ തത്വമസീതി ശ്രുത്യാ പ്രജ്ഞായതേ. അപ്പോ എന്തു ചെയ്യുന്നു? തന്നെ പ്രജ്ഞനായി ശ്രുതിയിൽ നിന്നും ബോധിക്കുന്നു. ഒരുവൻ ശ്രോതാവ് ആ വിദ്യ നിവർത്തിക്കുമ്പോൾ ബോധിക്കുന്നു എന്ന് വെച്ചാൽ പൂർവാപര ബന്ധത്തിൽ പറയുന്ന വിദ്യ ബോധിക്കുന്നു, വിദ്യ കൊണ്ട് അവിദ്യ നിവർത്തിക്കുന്നു. അത് പല രീതിയിൽ പറയും. ചില സ്ഥലത്ത് പറയും എന്താണോ അവിദ്യ നിവർത്തിക്കുമ്പോൾ ബോധിക്കുന്നു, ചിലടത്ത് പറയും വിദ്യ കൊണ്ട് അവിദ്യ നിവർത്തിക്കുന്നു അത് തന്നെ ബോധം. അവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നു, അതെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. അവിദ്യ നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്യ കൊണ്ട് ബോധിക്കുന്നു എന്നർത്ഥം. പിന്നെ വിദ്യ കൊണ്ട് ബോധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്യയും ബോധവും രണ്ടില്ല, വിദ്യ തന്നെ ബോധം. ഇതെല്ലാം ഭാഷയുടെ പ്രയോഗത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. വിദ്യ അതിനപ്പുറം പിന്നെ വിദ്യ കൊണ്ട് ബോധിക്കുക, വിദ്യയിൽ രണ്ട് ഇതില്ല. വിദ്യ എന്ന് വെച്ചാൽ അറിവ്, എങ്ങനെയുള്ള അറിവ്? ഇവിടെ പറയുന്നു തത്വമസി എന്നുള്ള അറിവ്. തത്വമസി എന്ന് പറയുന്ന വാക്യം ശ്രവിക്കുമ്പോൾ ഒരുവന്റെ ഉള്ളിലുണ്ടാകുന്ന ആ അറിവ് അത് അവിദ്യ എന്ന് വർത്തിക്കുന്നു. അറിവിനെ തന്നെയാണ് പറയുന്നത് വിദ്യ കൊണ്ട് ബോധിക്കുന്നു എന്ന് പറയുന്നു. വിദ്യയും ബോധവും രണ്ടല്ല. എന്നുവെച്ചാൽ അവിദ്യാപത്യേ തഥാ അഗമേ തഥാ അപഗമേ ച വസ്തുനഃ കശ്ചിത് വിശേഷോ അസ്തി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം. യഥാ കശ്ചിത് സന്തമസി പതിതാം കാംചിത് രജ്ജും അഹിം മന്യമാനോ ഭീതോ വേപമാനഃ പലായതേ തം ച അപരോ ബ്രൂയാത്മാ ഭീഷീ നാ അയം അഹി രജ്ജുരേവേദി സജാ തദുപശ്രുത്യഹികൃതം ഭയം ഉത്സൃജേ വേപധും പലായനം ച നതു അഹബുദ്ധികാലേ തത് അപഗമകാലേ ച വസ്തുനഃ കശ്ചിത് വിശേഷസ്യ തഥാ ഏവ ഏതത് അവി ദ്രഷ്ടവ്യം. തദസ്സ നജായതേ മ്രീത വാ ഇതിവ മാദ്യവി ഭവതി അസ്തിത്വ പ്രശ്നസ്യ പ്രതിവേദനം. സൂത്രം തു വിദ്യാകൽപിത ജീവപ്രാജ്ഞ ഭേദാപേക്ഷ യോജയിതവ്യം. ഇവിടെ മുമ്പ് പറഞ്ഞെന്താണ്? അധ്യാത്മയോഗ അധിഗമേന ദൈവം മത്വ ദേവനെ അറിഞ്ഞിട്ട് ധീരോ ഹർഷശോകു ജഹാദി. ധീരൻ ആ ബോധമുള്ളവൻ ഹർഷശോകങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഹർഷശോകങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹർഷശോകങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവണോ? അതിവിടെ പറയുന്നു ഹർഷശോകങ്ങളിൽ നിന്നും മോചിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഈ തത്വത്തെ അറിയുന്നവൻ പക്ഷേ ഹർഷശോകങ്ങളിൽ നിന്നും മോചനം എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ വരുന്നത്. വേറെ ഭാഷയിൽ പറയുന്നതാണോ, നിരതിശയമായ ആനന്ദത്തെ പ്രാപിക്കുന്നു, ആത്യന്തികമായ ദുഃഖത്തെ ദുഃഖത്തിന്റെ നിവൃത്തി സംഭവിക്കുന്നു. അത് ശരിയാണ്. എങ്ങനെ? ജ്ഞാനത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു നിരതിശയമായ ആനന്ദത്തെ പ്രാപിക്കുന്നു. ഓ, നിരതിശയമായ ആനന്ദത്തെ പ്രാപിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് നിരതിശയമായ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് തെറ്റില്ല, അത് ശരിയാണ്. കാരണം അത് അദ്വൈതത്തിൽ പറയുന്നതാണ്. പക്ഷെ എന്താണ് ആ നിരതിശയമായ ആനന്ദപ്രാപ്തി? അതുപോലെ തിരിച്ചു പറയുന്ന എന്താണ്? ദുഃഖം നിത്യമായി നിവർത്തിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അത് നിത്യമായി നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ശബ്ദം നമ്മൾ മനഃപ്പാഠം ചെയ്തിട്ട് ആവർത്തിച്ചാൽ അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നു? തന്നിവർത്തു തു പ്രജ്ഞൈവ തത്വമസീതി ശക്തി പ്രജ്ഞായതി. എന്നുവെച്ചാൽ അവിദ്യാവത്വേ തത് അപഗമേച്ച വസ്തുന കശ്ചിത് വിശേഷവും അസ്തി. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത്. അവിദ്യ ഇരിക്കട്ടെ, അവിദ്യ നിവർത്തിക്കട്ടെ, പരമാർത്ഥ വസ്തുവിൽ അതുകൊണ്ട് യാതൊരു വിശേഷം ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അവിദ്യ ഉണ്ടായാലും ശരി, അവിദ്യ ഇല്ലെങ്കിലും ശരി. അതിനുദാഹരണമാണ് പറയുന്നത്. എന്താണ്? യഥാ കശ്ചിത് സന്തമസേ പതിതാം കാഞ്ചിത് രജ്ജും അഹിം മന്യമാനോ ഭീതോ വേപമാന പലായതേ. ഇരട്ടിൽ കയറിനെ കണ്ടു, പക്ഷെ കയറിനെ കണ്ടില്ല. കയറാണ് കാണേണ്ടത്, പക്ഷെ കയർ കാണാതെ കയറിനെ കണ്ടിട്ട് സർപ്പമാണെന്ന് ഭ്രമിച്ചു. അതാണ് സന്തമസേ പതിതാം, ആ ഒരിരട്ടിൽ പതിച്ചിരുന്ന ആ കയറിനെ കാഞ്ചിത് രജ്ജും അഹിം മന്യമാനഹ, അതിനെ അഹി എന്ന് കണ്ടിട്ട്, ചെറിയൊരു വെളിച്ചം ഒന്ന് ഇരുട്ടത്തായിരുന്നു, ചെറിയൊരു വെളിച്ചത്തിൽ സർപ്പമൊന്ന് കണ്ടിട്ട് ഭീതഹ ഭയന്നിട്ട് വേപമാന വിറച്ചുകൊണ്ട് പലായതെ ഓടുന്നു. തം ച അപരഹ ബ്രൂയ, അവനോട് മറ്റൊരുവൻ പറയുന്നു, എന്താണ് മാ ഭൈഷി, ഭയക്കണ്ട നായം, അഹി ഇത് അഹിയല്ല, പിന്നെ എന്താണ് രജ്ജുരേ വേദി, ഇത് വെറും കയറാണ്. സജാത്ത് അത് ഉപശ്രുത്തി, അത് കേട്ടിട്ട്, അടുത്തയാൾ പറയുന്നത് കേട്ടിട്ട് അഹികൃതം ഭയം ഉസൃജേത്ഥും പലായനം ച, സർപ്പത്തെ കണ്ട ഭയത്തെ ഉപേക്ഷിക്കുന്നു, ഭയം പോകുന്നു, പേപഥും വിറയൽ അത് മാറി, പലായനം ഓടി, ഓട്ടം നിരത്തി തിരിച്ചു വന്നു. അത് ഉറപ്പിക്കാനാ ഇത് കയറാണ്. ഇതെല്ലാം സംഭവിച്ചു. ഇനി വേണമെങ്കിൽ അവിടെ പറയാൻ തന്നെ സന്തോഷവും ഭയം മാറിക്കഴിഞ്ഞു, ആനന്ദം വരും, സ്വാഭാവികമാണ്. ഭയത്തിൽ നിന്ന് മാറി പിന്നെ തനിക്ക് പറ്റിയ ലഭ്യതയെക്കുറിച്ച് ആലോചിച്ചിട്ട് ചിരിക്കുക ചെയ്യും, സന്തോഷമാണ് അവിടെ പ്രകടമാകുന്നു. അത് സംഭവിക്കുക. ഇത് രണ്ട് സംഭവിച്ചാലും സമം ഭയം വന്നു കഴിഞ്ഞാലും ശരി, അല്ല ഇനി അത് കഴിഞ്ഞ് ഭയം മാറി സന്തോഷം വന്നു കഴിഞ്ഞാലും ശരി, എന്താണ് ഇവിടെ പറയുന്നു, നഹി അഹിബുദ്ധികാലേ തത് അപഗമകാലേ ച, അഹിബുദ്ധിയുള്ള കാലത്തും സർപ്പബുദ്ധിയുള്ള കാലത്തും തത് അപഗമകാലേ, അത് പോയ ആ ബുദ്ധി പോയി. വസ്തുനഹ കസ്യത് വിശേഷസ്യ, അവിടെ ആ വസ്തുവിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ വസ്തു എന്ന് പറയുന്നത് എന്ത്? രജ്ജു. രജ്ജുവിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. രജ്ജുവിലെ രജ്ജുവിന്റെ കാഴ്ചക്കാരനായിരുന്നു താൻ അവിടെ, അതുകൊണ്ടാണ് രജ്ജുവിനവിടെ എടുക്കുന്നത്. രജ്ജുവിൽ കണ്ട കാഴ്ചയാണ് താൻ സർപ്പത്തെ വേറൊരാള് ബോധിപ്പിച്ചപ്പോൾ ആ രജ്ജുവിൽ തന്നെ താൻ എന്തിനെ കണ്ടു? രജ്ജുവിനെ. അപ്പോ അവിടെ രജ്ജുവിൽ രണ്ടും സംഭവിച്ചില്ല, അവിടെ സർപ്പം വന്നതുമില്ല, സർപ്പം പോയതുമില്ല, ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്തുകൊണ്ട്? രജ്ജു സർപ്പം വരുന്ന കാലത്തും സർപ്പം വരുന്നതിന് മുമ്പും സർപ്പം പോയതിനു ശേഷവുമെല്ലാം ഏകരൂപത്തിൽ. എങ്ങനെയാണോ അത് രജ്ജു ഏകരൂപത്തിലിരിക്കുന്നത്, ഈ ദൃഷ്ടാന്തം എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അതിന് മുമ്പ് പറഞ്ഞ കാര്യം ബോധിക്കാൻ, അവിദ്യ വത്വേ തത് അഗമേ തത് അപഗമേച്ച വസ്തുന കശ്ചിത് വിശേഷ വസ്തു. അവിദ്യ വന്നാലും ശരി, അവിദ്യ പോയാലും ശരി, വസ്തുവിൽ, ഇവിടെ എന്താണ് വസ്തു? പരമാത്മ വസ്തു. നേരെ പറഞ്ഞു, ജീവനോട് അഭിന്നമായി പറഞ്ഞിരിക്കുന്ന ആ പ്രാജ്ഞൻ, അതാണ് ഇവിടുത്തെ വസ്തു. ആ പ്രാജ്ഞനിൽ വ്യത്യാസമൊന്നുമില്ല. ആ വിദ്യ വന്നാലും പോയാലും അവിടെ യാതൊന്ന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ആരാണ് ഈ പ്രാജ്ഞൻ? ഇവിടെ ആരാണോ തത്വമസി എന്നുള്ള ഉപദേശം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്നിങ്ങനെയുള്ള ഉപദേശത്തെ ആരാണോ കേൾക്കുന്നത്, ശ്രോതാവ്. അപ്പോ ഈ ശ്രോതാവ് തന്നെയാണ് ബാഹ്യമായ രജ്ജുവിൽ സർപ്പത്തെ കണ്ടതും ഭയന്നതും പിന്നെ സന്തോഷിച്ചതും. അതേ ശ്രോതാവ് തന്നെയാണ് തന്നിൽ മുമ്പ് പറഞ്ഞതായ ധർമ്മം അധർമ്മം ധർമാധർമ്മങ്ങൾ ഫലമായിരിക്കുന്ന പുണ്യപാപം അതിന്റെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ രജ്ജുവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണോ, ഏതൊരു ശ്രോതാവാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത് ആ ശ്രോതാവിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എപ്പോ മാറ്റം സംഭവിക്കുന്നില്ല, അവിദ്യ ഇരുന്നാലും ശരി അവിദ്യ പോയാലും ശരി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിദ്യ ഇരിക്കുമ്പോഴും ആ ശ്രോതാവിന്റെ സ്വരൂപത്തിൽ ഒരു മാറ്റമുണ്ട്. അവിദ്യ പോയാലോ, എന്നാലും ശ്രോതാവിന്റെ സ്വരൂപത്തിൽ ഒരു മാറ്റമില്ല. രജ്ജു എങ്ങനെയാണോ മാറ്റമില്ലാതിരിക്കുന്നത് അതുപോലെ തന്നെ നിർത്തും. ഇതുകൊണ്ടെന്താ പ്രയോജനം എന്ന് പറയുന്നു. അപ്പോ ഒന്ന് പറയുന്നു, വിദ്യ കൊണ്ട് അവിദ്യ നശിക്കുന്നു. അവിദ്യ നശിക്കുകയല്ല അവിടെ പറയുന്നു, അവിദ്യ സകാര്യം കാര്യത്തോടുകൂടി നശിക്കുന്നു. പിന്നെ എവിടെയായി അവിദ്യ നശിക്കുന്നത്? അവിദ്യയുടെ കാര്യം നശിച്ചാലും അവിദ്യ ഇരുന്നാലും ഒരു വ്യത്യാസമില്ലെന്നാണ്. അവിദ്യാവത്വേ തത് അപഗമേച്ച വസ്തുന കശ്ചിത് വിശേഷോ, ഒരു വിശേഷമില്ലെന്ന്. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? അവിദ്യ ഉണ്ടായിരുന്നാലും അവിദ്യ ഇല്ലാതിരുന്നാലും തന്നിൽ ഒരു മാറ്റവും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രയോജനം? എന്തുകൊണ്ട് പ്രയോജനത്തെ കുറിച്ച് ചിന്ത വരുന്നു? കാരണം നേരത്തെ പറഞ്ഞു, നിത്യ നിരതിശയ ആനന്ദപ്രാപ്തിയും ആത്യന്തിക അവിദ്യാ നിവൃത്തിയും എന്ന് പറയുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയും പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? അവിദ്യ ഇരുന്നാലും ശരി പോയാലും ശരി ഒരു വ്യത്യാസമില്ല. ഇത് രണ്ടും എങ്ങനെ പൊരുത്തപ്പെടും? അതാണ് പറഞ്ഞത്. ആ പറയുന്നത് ശരി തന്നെയാണ്. അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തിന്? അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന ജീവ പര ഏകത്വം എന്നുള്ളത് അറിയാൻ കഴിയും. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ആ താൻ പ്രാജ്ഞനാണ് എന്നുള്ള ബോധം, അങ്ങനെയാണ് വിദ്യ എന്ന് പറയുന്നത്. ആ ബോധം തന്നിൽ ഒരു മാറ്റത്തെയും ഉണ്ടാക്കുന്നില്ലെന്നാണ്. താൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ, ഇങ്ങനെ ഒരു ബോധമുണ്ടായാലും താൻ അങ്ങനെ തന്നെ, മാറ്റം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? പറയുന്നു, തന്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തം എന്നാ പറയുന്നു. അങ്ങനെ നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് സ്വരൂപനാണ് താൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിത്യ മുക്തമായിരിക്കുന്ന തന്നിൽ പിന്നെ ഒരു മുക്തി പ്രാപിക്കാനില്ല. അജ്ഞാനം നിവർത്തിക്കേണ്ടേ? അജ്ഞാനമോടെ നിത്യനിവൃത്തമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിത്യനിവൃത്തമായിരിക്കുന്ന അജ്ഞാനം നിവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതിൽ ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണ്? സർപ്പം വന്നു പോയി എന്ന് പറയുന്നത് പോലെ സർപ്പം വന്നിട്ടുമില്ല പോയിട്ടുമില്ല, എന്നാലും അങ്ങനെ വ്യവഹരിക്കുന്നു. വ്യവഹരിക്കുക മാത്രമല്ല, സർപ്പത്തെ കണ്ടിട്ട് ഭയക്കുകയും നിലവിളിക്കുകയും ഓടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ നിത്യം നിവൃത്തമായിരിക്കുന്ന അജ്ഞാനം തന്നിൽ നിവർത്തിച്ചു എന്ന് വിവരിക്കുന്നു. അതുമാത്രമല്ല, അജ്ഞാനത്തിന്റെ കാര്യമായ സംസാരം, ജന്മം മരണം സുഖം ദുഃഖം തുടങ്ങിയ അനുഭവങ്ങളെല്ലാം തന്നിൽ സംഭവിച്ചു എന്നും കരുതുന്നു. അപ്പോ ഇവിടെ എന്താണ്? രജ്ജുവിൽ എങ്ങനെയാണോ ബോധം കൊണ്ട്, മറ്റൊന്നുകൂടെ സഹായമായി വന്നില്ല, ആ ബോധം കൊണ്ട് അപ്രത്യക്ഷമായത് അവിടെ ഇല്ലാതായത്. അവിടെ ബോധിക്കും. ബോധിക്കുമ്പോൾ അവിടെ രജ്ജുവല്ലാതെ രണ്ടാമതൊന്നും ഉണ്ടായിട്ടില്ല. രജ്ജുവിൽ എന്നും സർപ്പം നിവൃത്തമായിരുന്നു. അതുപോലെ തന്നിൽ മൂന്ന് കാലത്തിലും അജ്ഞാന അവിദ്യ കാര്യങ്ങൾ നിവൃത്തമായിരുന്നു എന്ന് ബോധിക്കുമ്പോൾ അജ്ഞാനം ഉണ്ടായിരുന്ന അവസ്ഥ, അജ്ഞാനം മാറിയ അവസ്ഥ, ഈ രണ്ട് അവസ്ഥയിലും തന്നിൽ വ്യത്യാസമില്ല. തന്നിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ താൻ എന്നുള്ളതുകൊണ്ട് എന്താണ്? തന്റെ നിത്യശുദ്ധമായിരിക്കുന്ന സ്വരൂപത്തെ ഗ്രഹിക്കണം. ഇവിടെ ബുദ്ധിമുട്ട് വരുന്ന എന്താണ്? ഒരാൾ പറയുന്നു ഞാൻ ദുഃഖിയായിരിക്കുന്നു, വേറൊരാൾ പറയുന്നു ഞാൻ അവിദ്യയെ എല്ലാം എന്നിൽ നിന്ന് അവിദ്യ പോയി അതുകൊണ്ട് ഞാൻ സുഖിയായിരിക്കുന്നു, ഒരാൾ പറയുന്നുമില്ല എനിക്ക് തത്വജ്ഞാനം ഉണ്ടായി, പക്ഷെ എന്നാലും എനിക്ക് ദുഃഖം മാറുന്നില്ല, അങ്ങനെയും പറയുന്നുണ്ട്. ജ്ഞാനമുണ്ട് പക്ഷെ ദുഃഖം മാറുന്നില്ല. ഒരാൾ പറയുന്നുണ്ട് ജ്ഞാനമുണ്ടായി, ഞാനുണ്ടാവുക മാത്രമല്ല ഞാൻ വളരെ പരിശ്രമിച്ച് ദുഃഖത്തെയും മാറ്റി. രണ്ടു കാര്യം ഞാൻ സാധിച്ചു. ജ്ഞാനമുണ്ടായിട്ട് ദുഃഖത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ, ദുഃഖത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തിന്റെ നിമിത്തങ്ങളെ മാറ്റുക, അതാണ്. അപ്പോൾ കൊതുക് കടിക്കുന്നത് ദുഃഖത്തെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൊതുകില്ലാത്ത സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ദുഃഖമില്ല, കൊതുക് കടിച്ചുള്ള ദുഃഖമില്ല. അപ്പോൾ ദുഃഖത്തെ മാറ്റുന്നതിനുള്ള ഉപായം അതാണ്. അല്ലാതെ വേറെ ദുഃഖത്തെ മാറ്റുന്നതിന് ഉപായമില്ല. കാരണം ദുഃഖത്തെ എങ്ങനെ അനുഭവിക്കുന്നു? ഞാൻ ദുഃഖിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ എന്റെ ബോധം ഈ ചിത്തത്തിന്റെ വികാരങ്ങളോട്, ആ ചിത്തം താതാത്മ്യപ്പെട്ടിരിക്കുന്ന ശരീരത്തോട് എല്ലാം താതാത്മ്യപ്പെടുമ്പോഴാണ് എനിക്ക് ദുഃഖാനുഭവം ഉണ്ടാകുന്നത്. ശരീരത്തിൽ കൊതുക് കടിച്ച് ആ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്റെ ചിത്തം. ആ ചിത്തത്തിൽ ദുഃഖമാകുന്ന വികാരങ്ങൾ പ്രകടമാകുന്നു, അതിനോട് ഞാൻ താതാത്മ്യപ്പെടുന്നു പറയുന്നു, ഞാൻ ദുഃഖിയായിരിക്കുന്നു. ഇങ്ങനെയാണ് ദുഃഖം സംഭവിക്കുന്നതെങ്കിൽ സുഖവും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെ. ആ താതാത്മ്യപ്പെടലിലൂടെ സുഖവും സംഭവിക്കത്തുള്ളൂ. എങ്ങനെ? കൊതുക് കടിക്കുന്നില്ല, വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു, അതിന്റെ അനുഭവമില്ല, ആ ദുഃഖമില്ല. ദുഃഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രകടമാകുന്ന എന്താണ്? സുഖമാണ്. ദുഃഖം മാറുമ്പോൾ തന്നെ സുഖം അവിടെ പ്രകടമാകുന്നു. എന്തുകൊണ്ട് സുഖമെന്ന് പറയുന്നു? ചിത്തവികാരമാണ്. അപ്പോ ഇത് രണ്ടും എന്താണ്? ഞാൻ ബുദ്ധിയിലൂടെ ശരീരത്തോട് താതാമ്യപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിത്തത്തിന്റെ വികാരങ്ങളോട് താതാമ്യപ്പെട്ടതുകൊണ്ടാണ് സുഖവും ദുഃഖവും. അത് എവിടെയായാലും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് സംഭവിക്കണം. എവിടെയായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരി, ഞാൻ നിത്യശുദ്ധനായ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ശരി, അങ്ങനെ അറിഞ്ഞില്ലെങ്കിലും ശരി, സുഖവും ദുഃഖവും അനുഭവിക്കണോ തനിക്ക് ഈ തൻ്റെ ബോധത്തിലൂടെ ചിത്തവികാരങ്ങളോടും ശരീരത്തോടും ഉള്ള ഒരു താതാത്മ്യം അത് സംഭവിച്ചാലേ പറ്റൂ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അങ്ങനെ എവിടെയാണോ അങ്ങനെ ഒരു താതാത്മ്യം ബോധത്തിൽ സംഭവിക്കാത്തത്, അവിടെ സുഖത്തെ അറിയുന്നില്ല, ദുഃഖത്തെ അറിയുന്നില്ല, അതാണ് സുഷുപ്തി. ഇനി ഒരാൾ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു സമാധി അവസ്ഥയുണ്ട്, ഞാൻ സുഖത്തെയും ദുഃഖത്തെയും അറിയുന്നില്ല, ആയിക്കോട്ടെ. ഒരാൾ പറയുന്നു, ഞാൻ ബോധശൂന്യനായിപ്പോയി, മൂർച്ഛാവസ്ഥ എന്നാലും ആകാം. അത് ഏതവസ്ഥയെന്നുള്ളതല്ല, എപ്പോഴാണോ ഈ ബോധത്തിന് താതാത്മ്യം സംഭവിക്കാതിരിക്കുന്നത് അവിടെ ഈ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവമില്ല. അല്ല, ജാഗ്രതയിൽ ബോധത്തോടുകൂടിയിരിക്കുകയാണെങ്കിൽ സുഖം അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും നിമിത്തങ്ങൾ ഒഴിവാക്കുക. അതാണ്. ഇപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യുന്നു, പണിയെടുക്കുന്നു, പണിയെടുക്കുന്നത് ഒരാൾ അതൊക്കെ എന്താണ്? മനസ്സിന്റെ താതാമ്യമാണ്. ഒരാൾ സ്വേച്ഛയാ ചെയ്യുകയാണ്, അധ്വാനിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം തനിക്ക് വേണ്ടി. അയാൾക്കത് സന്തോഷമാണ്. വേറൊരാൾ അയാളെ കൊണ്ട് ചെയ്യിക്കുന്നു, അത് ദുഃഖമാണ്. ഇതെല്ലാം ആപേക്ഷികമായി അതിനോടെല്ലാം എങ്ങനെയാണോ മനസ്സ് അനുകൂല പ്രതികൂല ഭാവങ്ങളെ കാണിക്കുന്നത് അതനുസരിച്ച് മനസ്സിൽ സുഖവും ദുഃഖവും പ്രത്യക്ഷപ്പെടുന്നു, അതിനോട് താതാത്മ്യപ്പെടുന്നു. ഒരാൾ പറയുന്നു, കർമ്മം എനിക്ക് വയ്യ, ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. ശരി, കർമ്മത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, കർമ്മം അതുവരെ അയാൾക്ക് ദുഃഖം ഉണ്ടായിരുന്നെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാളുടനെ സുഖിയായി, പണിയൊന്നും ചെയ്യുന്നില്ല, നല്ല സുഖം, ചാപ്പാടും സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പരമാനന്ദം. അതാണ് അലസനെ സംബന്ധിച്ചിടത്തോളം അതാണ് സന്യാസം, പണി ചെയ്യാതിരിക്കുക. അത് അലസന്റെ സന്യാസമാണ്. ഇങ്ങനെ ഇരിക്കുക, ഇത് ആത്മബോധമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന് ആത്മബോധമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. എവിടെ താൻ സുഖത്തെ അനുഭവിക്കുന്നു അവിടെ തന്റെ അന്ധകരണത്തിൽ പ്രകടമാകുന്ന ചിത്തവികാരത്തോട് താൻ താതാമ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു താതാമ്യപ്പെടാൻ അവസരം ഉണ്ടായില്ലെങ്കിൽ തനിക്ക് സുഖത്തെയോ ദുഃഖത്തെയോ അനുഭവിക്കാൻ കഴിയില്ല. അതാണ് സുഷുപ്തി. അതാണ് സുഷുപ്തിയും ജാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ എവിടെയെങ്കിലും പറയുകയാണ്, ആ ഞാനിപ്പോ വളരെ ഇപ്പൊ രോഗം വന്നു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അപ്പോൾ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? താൻ അറിഞ്ഞോ അറിയാതെയോ എന്നുവെച്ചാൽ തൻ്റെ ഇച്ഛാശക്തിക്ക് ഇല്ലാതെ, ആ ഇച്ഛാശക്തി ഇല്ലാതെ സ്വാഭാവികമായി തൻ്റെ ദുഃഖം, ശരീര നിമിത്തമായുണ്ടായ ദുഃഖവികാരങ്ങളോട് താതാമ്യപ്പെട്ടിട്ട് താൻ ദുഃഖിയായിരിക്കുന്നു. ഇനി ആ ദുഃഖ നിമിത്തങ്ങൾ മാറി ശരീരത്തിൽ മാറിക്കഴിഞ്ഞാൽ എന്തുവരും? സ്വസ്ഥമായി അവിടെ മറ്റ് നിമിത്തമൊന്നും വേണ്ട സുഖം അവിടെ പ്രത്യക്ഷപ്പെടും. കാരണം ചിത്തത്തിൻ്റെ സ്വഭാവമാണ്, അത് പരിണമിച്ചേയിരിക്കും. പരിണമിക്കാതെ അതിനിരിക്കാൻ കഴിയത്തില്ല. ദുഃഖരൂപത്തെ അത് പരിണമിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും സഹജമായും അതെന്ത് ചെയ്യും? കാരണം എല്ലാത്തിൻ്റെയും ബീജ സംസ്കാരങ്ങൾ ചിത്തത്തിൽ കിടപ്പുണ്ട്, സുഖരൂപത്തിൽ പരിണമിക്കും. അതാണ് പറയുന്നത്. എന്താണ്, തലയിൽ നിന്ന് ഭാരം ഇറക്കിക്കഴിഞ്ഞാൽ സന്തോഷം അനുഭവപ്പെടും. അതുപോലെ അങ്ങനെ പ്രണമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചിത്തം താൻ അതിനോട് തതന്നിപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, രോഗം മാറിയപ്പോൾ നല്ല ആശ്വാസം, സുഖം. അപ്പോൾ ഒരാൾ പറയുന്നു, ആ എനിക്ക് തത്വജ്ഞാനം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് അസുഖം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത്രയും എന്നാണ്, തൻ്റെ ചിത്തത്തിൽ സുഖപരിണാമം വന്നു, താൻ അതിനോട് താതാത്മ്യപ്പെട്ടു. അത് കവിഞ്ഞാൻ അർത്ഥമൊന്നുമില്ല. അത് ഏതുപോലെ തൻ്റെ തലയിലിരുന്ന് ഒരു ഭാരത്തെ വലിച്ചെറിയുമ്പോൾ താൻ സുഖമുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ളു. ഇവിടെ എന്താ പ്രത്യേകിച്ച് പറയുന്നത്? അങ്ങനെ ഒരു സുഖത്തെ താൻ അനുഭവിച്ചാലും അതിന് പരമാർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ മുക്തി എന്ന് പറയുന്നത് അതിനല്ല. ഏതെങ്കിലും തരത്തിൽ താൻ സുഖത്തെയോ സ്വസ്ഥതയോ അനുഭവിക്കുന്നതിനല്ല മുക്തി. എന്തുകൊണ്ടല്ല? അവിടെയെല്ലാം ഞാൻ എന്തറിയുന്നു, ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു, എന്റെ സുഖം അനുഭവിക്കുന്നു. ഞാൻ സന്യാസിയായി, കർമ്മത്തേക്ക് ഉപേക്ഷിച്ചു, അതുകൊണ്ട് സുഖം. എന്നെ ആൾക്കാരൊക്കെ വന്ന് പൂജിക്കുന്നു, അതുകൊണ്ട് സുഖം. ഇതെല്ലാം എന്താണ്? ഞാൻ എന്റെ ചിത്തത്തോടും എന്റെ ചിത്തവികാരങ്ങളോടും താതാമ്യപ്പെട്ടിട്ട് അനുഭവിക്കുന്ന സുഖമാണ്, ഇത് മുക്തിയല്ല. ഇവിടെ എന്ത് പറയുന്നു ഭാഷകാരൻ? മുക്തി എന്ന് പറയുന്നത് സ്വരൂപത്തിൽ ഒരു വ്യത്യാസത്തെ ഉണ്ടാക്കുന്നില്ല. അത് സ്വരൂപമാണ്. അവിടെ അവിദ്യ ഉണ്ടായിരുന്നാലും അവിദ്യ പോയി കഴിഞ്ഞാൽ അവിടെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തന്റെ സ്വരൂപത്തെ അറിയുന്നു, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നതല്ല ഇവിടെ ഈ പറയുന്ന സുഖത്തിന് കാരണമായിരിക്കുന്നത്. ഈ സുഖത്തിന് കാരണമായിരിക്കുന്നത് തന്റെ ചിത്ത താതാത്മ്യമാണ്. ഈ സുഖം പ്രകടമായിരിക്കുന്നത് തന്റെ ചിത്തത്തിലാണ്. നേരെ വിപരീതമായി ദുഃഖത്തെയും കഴിക്കുന്നു. അപ്പോൾ സുഖത്തിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുമ്പോൾ ഒരാൾ പരിശ്രമിക്കുകയാണ്, എനിക്ക് സുഖം വേണം, അത് സ്ഥായിയായ സുഖം വേണം, നിത്യമായ സുഖം വേണമെന്ന് പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരം അയാൾ അയാളുടെ ചിത്തത്തോട് താതാത്മ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിത്തത്തോട് താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചിത്തത്തെ അനുകൂലമാക്കി ചിത്തത്തിൻ്റെ സുഖവികാരങ്ങളോട് അയാൾ താതാത്മ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല, അയാൾ സദാസമയവും. അതുകൊണ്ട് അവിടെ പരിശ്രമം ആവശ്യമാണ്. ഒരാൾക്ക് നിരന്തരം സുഖത്തിലിരിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ദുഃഖത്തോട് താതാത്മ്യപ്പെടാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം, പരിശ്രമം. കാരണം താൻ സുഖിയായിരിക്കുമ്പോൾ തന്നെ ദുഃഖം കടന്നു വരാ. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വായു ഗുളികയോടെ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല നമുക്ക്. എന്തുകൊണ്ട്? ദുഃഖത്തെ ഒഴിവാക്കണം. അത് ചെന്നില്ലെങ്കിൽ മറ്റതെല്ലാം എല്ലാ ദ്വാരത്തിൽ കൂടിയും പുറത്ത് കാണും. ചിലപ്പോൾ പഴിച്ചതൊക്കെ വെറുതെ ആയി. അപ്പോൾ എപ്പോഴാണോ ഒരാൾ സുഖത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്, സുഖത്തെ പ്രാപിക്കാന്ന് വെച്ചാൽ സുഖവൃത്തിയോട് താതാത്മ്യപ്പെടാൻ ശ്രമിക്കുന്ന ആ സമയം തന്നെ അയാൾ ദുഃഖ നിവൃത്തിക്കും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് തന്നെയല്ല ഇവിടെ മുക്തി എന്ന് പറയുന്നത്. ഇതെന്താണ്? മാനസികമായ താതാത്മ്യമാണ്, ജീവന്റെ ആ താതാത്മ്യമാണ്. ജീവൻ തന്റെ ചിത്തവികാരങ്ങളോട് താതാത്മ്യപ്പെടുന്നു. അതിപ്പോ ദീർഘകാലം നിൽക്കുന്നു എന്നിരിക്കട്ടെ, അയാൾ പരിശ്രമിക്കുന്നു. എങ്ങനെ അയാൾ പരിശ്രമിക്കുന്നു? അയാൾ സന്യാസിയാണ്, എല്ലാ കർമ്മങ്ങളെയും ഒഴിവാക്കി വെച്ചു. ശത്രുക്കളെ എല്ലാം കൊന്നൊടിക്കുക അല്ലെങ്കിൽ പറ്റത്തില്ല, കർമ്മം ഒഴിവാക്കിയാലും പറ്റത്തില്ല. ശത്രുക്കളൊന്ന് ഉപദ്രവിക്കും. ശത്രുക്കളെന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെ വേണമെന്നില്ല, വഴിയെ നടക്കുമ്പോൾ കാള വന്ന് കുത്തിയാ പോയില്ലേ സന്യാസൻ? പറ്റില്ലേ. എല്ലാവരും ഒഴിവാക്കി സന്യാസിക്കാനാ പോയത്. അപ്പോഴാണ് ഓട്ടോറിക്ഷയുടെ അടിയിൽ പോയത്. എത്ര സന്യാസിമാർ അങ്ങനെ ആശുപത്രി കിടക്കും. സർവകർമ്മ സന്യാസികൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഓട്ടോറിക്ഷാദി എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കണം. നശിപ്പിച്ചിട്ട് ജീവിക്കാൻ പറ്റൂ? ഈ ലോകത്ത് അബദ്ധധാരണകളാണ്, ഒഴിവാക്കാൻ പറ്റില്ല. ഇനി നമ്മൾ പരമാവധി ശ്രമിച്ച് സുഖത്തെ ആർജിക്കാൻ ശ്രമിച്ചാലും ദുഃഖഹേതുക്കളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ദുഃഖം കടന്നു വരും. അപ്പോ അതൊന്നും ഇവിടെ അദ്വൈതമൊന്നും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? അവിദ്യാവത്വ തത് അവഗമിച്ച. ഇവിടെ തന്നിന് പ്രത്യേകിച്ച് ഒരു വിശേഷമൊന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും വിശേഷം സംഭവിക്കുന്നതാണ് മുക്തി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. വിശേഷം സംഭവിക്കുന്ന ഇപ്പോൾ മുക്തിയില്ലാത്തപ്പോഴാണ്. ഇപ്പോൾ നിരന്തരമായ സുഖം വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിച്ചാൽ മതി, പ്രവർത്തിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണ്ടേ സുഖത്തിന് വേണ്ടിയിട്ട്? അത് അഭ്യാസം എപ്പോഴും കാണിക്കാൻ പറ്റുമോ? നല്ലൊരു പനി പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അഭ്യാസവും നടക്കത്തില്ല. നല്ലൊരു പനി വന്നു കഴിഞ്ഞു ഉടമ്പിന് തരുന്നത് പാരാസെറ്റമോളാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്കുള്ള ബോധം പോവും. പിന്നെ എന്ത് അഭ്യാസം നടത്തുന്നത്? പിന്നെ ഒരു തെറുക്കാണ്. പിന്നെ എന്തെങ്കിലും അഭ്യാസം നടക്കുമോ? അസുഖത്തെ കൊണ്ടുവരാൻ എന്തെങ്കിലും അഭ്യാസം നടക്കുമോ? ഇല്ല. പിന്നെ ഡോക്ടർ പറയുന്നത് അലർജിയാണ്, ഇത് മറ്റേതാണ്, മറിച്ചതാണ്. കഴിക്കുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തോന്നും. പിന്നെ എന്ത് അഭ്യാസം? പിന്നെ എവിടെ അസുഖം? പിന്നെ സുഖവുമില്ല, ദുഃഖവുമില്ല, ത്രിശങ്കു സ്വർഗത്തിലായി. ഈ അഭ്യാസം നടക്കുന്നവരുടെയൊക്കെ അനുഭവം ഒന്ന് ചിന്തിച്ചു പോകുക, ശരിയാണോ തെറ്റാണോ? വാർക്കാ നിത്യസുഖത്തിലിരിക്കാൻ പറ്റും? ആരുടെ ശരീരമാണ് ഗ്യാരണ്ടി ഉള്ളത് ഒരു അസുഖവും വരത്തില്ല? എന്റെ ശരീരത്തിന് ഒരു അസുഖം വരത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു അതിനനുസരിച്ച് പുതിയ പുതിയ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇത് മാറ്റി നിർത്താൻ പറ്റും? ഇല്ല. ഏത് തരത്തിൽ ദുഃഖത്തിന്റെ നിമിത്തങ്ങളെ ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റും? നിങ്ങൾ ഹിമാലയത്തിൽ പോയിരുന്നാലും ശരി, എവറസ്റ്റിന്റെ തുഞ്ചത്ത് പോയിരുന്നാലും ശരി, ഒരിക്കലും ദുഃഖത്തിന്റെ നിമിത്തങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതൊക്കെ ബോധമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അങ്ങനെ ഈ ബോധത്തിൽ നോക്കുമ്പോൾ, ഇവിടെ പറയുന്ന ബോധത്തിൽ നോക്കുമ്പോൾ അതെല്ലാം ബോധമില്ലാതെ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെന്ന് പറയും. ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ പ്രധാനമായി പറയുന്ന എന്താണ്? എന്താണ് തത്വം? അതിനെ ബോധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ബോധിക്കുന്നു, മനസ്സിലാക്കുന്നു എന്താണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന അതിൻ്റെ അർത്ഥം. അത് ഏതെങ്കിലും അഭ്യാസങ്ങളിലൂടെ പ്രയോഗങ്ങളിലൂടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നില്ല. അത് അസാധ്യമായ കാര്യമാണ്. ഒരുവൻ ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ, ഒരുവൻ ജാഗ്രതയിലിരിക്കുമ്പോൾ എന്നൂടെ പറയണം. കാരണം അത് സാധ്യമാകും ഇവിടെ സുഷുപ്തിയിൽ. അത് സാധ്യമാകും. എന്തുകൊണ്ട്? അവിടെ കേവലമായ സ്വരൂപശേഷിക്കുന്നു. അതുകൊണ്ട് അത് സാധ്യമാണ്. ഈ ജാഗ്രത സാധ്യമാണ്. അതുകൊണ്ടാണ് ഈ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ആധ്യാത്മികമായ മാർഗത്തിൽ വരുന്നവർ തന്നെ അതിനകത്തൊരു സത്യമുണ്ട്. എല്ലാവർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സത്യമാണ്. എന്നാലും നമ്മുടെ തൊഴിൽ സത്യം ഉറക്കെ പറയുക എന്നുള്ളതാണ്. ഈ കടുത്ത സാധനങ്ങളൊക്കെ ചെയ്യും, ഉറക്കമില്ലാതെയൊക്കെ ഇവരുടെ അഭ്യാസങ്ങളെ കാണിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ സാധാരണക്കാരെപ്പോലെ തന്നെ മറ്റ് പ്രവൃത്തികളിലും വ്യവഹാരങ്ങളിലേക്ക് ഏർപ്പെടും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? ഈ പറയുന്ന ശാശ്വതമായ സുഖം എന്നെല്ലാം നമ്മുടെ ഭാവനയിലുള്ളത് ആർജിക്കാൻ സാധ്യമല്ല. ചോദിക്കുമ്പോൾ സുഖസാധ്യമല്ലേ, സുഖം സാധ്യമാണ്. അതിനുള്ള ഉപായങ്ങളാണ് നേരത്തെ പറഞ്ഞു ഉപേക്ഷകരം എന്നാണ്, ധർമാധർമ്മങ്ങൾ. അത് അതും എന്താണ്, അതിൻ്റെ നിശ്ചിതമായ കാര്യകാരണ ബന്ധത്തെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുന്നത്, സത്കർമ്മങ്ങൾ ചെയ്താൽ അവന് സുഖമുണ്ടാവും, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ദുഃഖമുണ്ടാകും എന്ന് പറയുന്നു. പക്ഷേ സത്കർമ്മം ചെയ്യുന്നവനും ദുഃഖമുണ്ടാകുന്നു കാണുന്നു. അപ്പോൾ അതിനെ എന്താണോ ആസ്തികന്മാർ പൂർവ്വജന്മത്തോട് ബന്ധിപ്പിക്കുന്നു. ഈ ജന്മത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായ സമാധാനമില്ല. പൂർവ്വജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ ദുഃഖമായി അനുഭവിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്നു. അത് മറ്റൊരു വിഷയമാണ്. അതൊക്കെ വിശ്വാസത്തെയും ആസ്തിക്യ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും സുഖത്തിന്റെ ഉപായത്തെ ഇവിടെ വ്യക്തമായി പറയുന്ന ഭാഷകാരൻ എന്താണ്, ധർമ്മമാണ്, പുണ്യമാണ്, പുണ്യകർമ്മവും പുണ്യഫലവും ആണ്. ദുഃഖം നേരെ വിപരീത. ഇത് രണ്ടും ഇങ്ങനെ ആയിരിക്കേ, ഈ സുഖവും ദുഃഖവും പ്രത്യക്ഷപ്പെടുന്നത് സ്വന്തം അന്തക്കരണത്തിലായിരിക്കേ, ഇതിനോട് താതാമ്യപ്പെടുക എന്നുള്ളതല്ലാതെ സുഖാനുഭവത്തിനും ദുഃഖാനുഭവത്തിനും വേറെ ഹേതുക്കളില്ല. ഇതിന് രണ്ടിനും ബാഹ്യമായ നിമിത്തങ്ങളുള്ളതുപോലെ തന്നെ ആന്തരികമായ നിമിത്തങ്ങളുമുണ്ട്. അത് നമുക്കറിയാൻ വയ്യ. അകാരണമായി ദുഃഖിക്കുന്നു, അകാരണമായി സുഖിക്കുന്നു. അപ്പോൾ അതിന് ആന്തരികമായ ഹേതുക്കളുണ്ടായിരിക്കും. ആ ഹേതുക്കളെന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നു. ആ സംസ്കാരം അന്ധകരണത്തിൽ സുഖ ദുഃഖ പരിണാമങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. എവിടെയായാലും സുഖാനുഭവം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സുഖത്തെ അനുഭവിക്കുന്നവനായ ഞാൻ പറയുന്നു, ഞാൻ സുഖിക്കുന്നു. അവിടെ എന്നിൽ ഞാൻ സുഖത്തെ അനുഭവിക്കുമ്പോൾ എന്നിൽ അവിടെ ഒരു താതാത്മ്യം, അതായത് അധ്യാസ സംഭവിക്കുന്നു. ആ സുഖത്തെ നിങ്ങൾ എങ്ങനെ നേടിയാലും ശരി, അത് പുണ്യത്തെ ചെയ്ത് നേടിയ സുഖമായാലും ശരി, അല്ല നിങ്ങൾ അഭ്യാസങ്ങൾ യോഗാഭ്യാസത്തിലൂടെ നേടിയ സുഖമായാലും ശരി, അതിനെ അനുഭവിക്കണമോ എങ്ങനെ ഞാൻ വലിയ ആത്യന്തികമായ സുഖത്തെ, അതിലില്ലാത്ത സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നിൽ സംഭവിക്കുന്ന എന്താണ്? അധ്യാസം. താൻ തൻ്റെ അന്ധകരണത്തോട് താതാമ്യപ്പെടുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? മുക്തി എന്ന് പറയുന്നത് അത്തരം ഒരു താതാത്മ്യം സംഭവിക്കാത്ത തന്റെ സ്വരൂപത്തെയാണ് ഇവിടെ മുക്തി എന്ന് പറയുന്നത്. അതിനാണ് അഹിയുടെ ദൃഷ്ടാന്തം പറഞ്ഞത്. നിങ്ങളവിടെ ഭയന്ന് നിലവിളിക്കുന്നു, അതോ ഭയം മാറി നിങ്ങൾ സ്വസ്ഥനായി ശാന്തനായും ആനന്ദത്തോടുകൂടിയിരിക്കുന്നു എന്നുള്ളതല്ല. അവിടെ എന്താണ് അഹി, ഇതിലൊന്നും പെടാതിരിക്കുന്നു. അല്ല രജ്ജു, ചിലപ്പോൾ വാക്ക് മാറിപ്പോവും, നിങ്ങൾ തിരുത്തിക്കോളും. രജ്ജു ഇതിനൊന്നും പെടാതിരിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് തൻ്റെ സ്വരൂപം? ഈ സ്വരൂപം ഇതിനൊന്നും പെടാതിരിക്കുന്നു. അവിടെ സുഖം വരാം, ദുഃഖം വരാം. അവന് ആത്യന്തികമായ ദുഃഖത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഈ പറഞ്ഞത്. ആ സ്വരൂപത്തെ ഈ സുഖം സ്പർശിക്കുന്നില്ല, ദുഃഖം സ്പർശിക്കുന്നില്ല. അദ്വൈതത്തിലെ സുഖവും ദുഃഖവും ഒന്നാണല്ലോ. അവിടെ സുഖവും സ്പർശിക്കുന്നില്ല, ദുഃഖവും സ്പർശിക്കുന്നില്ല എന്നറിയുന്നു. എപ്പോ താൻ ഈ തത്വത്തെ അറിഞ്ഞാലും ശരി, ഈ തത്വത്തെ അറിഞ്ഞില്ലെങ്കിലും ശരി. അതുകൊണ്ടാണ് പറയുന്നത് തൃക്കാലത്തിലും. അപ്പൊ മുക്തി എന്ന് പറയുന്നത് എവിടെയുള്ളൂ? തന്റെ സ്വരൂപത്തിൽ. ആ സ്വരൂപമാണ് മുക്തി, അതല്ലാതെ ഒരു മുക്തി ഇല്ല. പിന്നെ താത്കാലികമായി സുഖം വേണമെങ്കിൽ അതിന് മറ്റുപായങ്ങളെ അനുഷ്ഠിക്കുക, അതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ സുഖത്തെ നേടി താൻ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ഇതാണ് മുക്തി എന്ന് പറയാൻ പാടില്ല. അവിടെയാണ് ഒരാൾക്ക് അഭ്യാസം കൊണ്ട് അങ്ങനെ ഒരു സുഖത്തെ നേടാൻ പറ്റില്ലെന്നോ. ദീർഘകാലമുള്ള സുഖം, എത്ര കാലം ദുഃഖ നിമിത്തത്തെ ഒഴിവാക്കാമോ അത്രയും കാലം സുഖിക്കാം. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചിരിക്കും. അങ്ങനെ സുഖിക്കുന്നത് താൻ ആ സുഖത്തോട് താതാന്മ്യപ്പെട്ടിരിക്കുന്നതാണ് മുക്തി. സുഖാനുഭവം എന്ന് വെച്ചാൽ സുഖതാതാന്മ്യം എന്ന് അദ്വൈതി പറയുന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ മുക്തി എന്താണ്? മുക്തി എന്ന് പറയുന്ന ഇവിടെ സ്വരൂപമാണ്. ഒരാൾക്ക് എന്താണ് മുക്തി എന്ന് ബോധിക്കാനേ കഴിയും. അല്ലാതെ ഒരിക്കലും മുക്തിയോട് താതാത്മ്യപ്പെട്ട് മുക്തിയെ അനുഭവിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് സ്വയസ്വരൂപമായിരിക്കുന്നു. തനിക്ക് താതാത്മ്യപ്പെടണമെങ്കിൽ തന്നെ നിന്ന് അന്യമായ ഒന്ന് വേണം. തന്നെ നിന്ന് അന്യമായിരിക്കുന്നു തന്റെ അന്ധകരണം, അന്യമായിരിക്കുന്നു തന്റെ സുഖദുഃഖങ്ങൾ. അതിനോടൊക്കെ തനിക്ക് താതാത്മ്യപ്പെടാൻ പറ്റും. തന്നോട് തനിക്ക് എങ്ങനെ താതാത്മ്യപ്പെടാൻ പറ്റും? അതൊരിക്കലും സാധ്യമല്ല. തനിക്ക് തന്റെ തോളിൽ കയറാൻ കഴിയത്തില്ല. അപ്പൊ തന്റെ സ്വരൂപത്തോട് തനിക്ക് താതാത്മ്യപ്പെടാൻ കഴിയാത്തതുകൊണ്ട് തന്റെ സ്വരൂപമായിരിക്കുന്ന മുക്തിയെ തനിക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ താൻ കേവല സ്വരൂപനായിരുന്നിട്ടും അവിടെ തനിക്കതിനെ അനുഭവിക്കാൻ കഴിയാത്തത്. കേവല സ്വരൂപമായിരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? അതിവിടെ പറഞ്ഞു. എന്താണ് വിദ്യ കൊണ്ട് അവിദ്യ എന്ന് ഇവിടുത്തെ? എന്താണ് മുക്തി എന്ന് തിരിച്ചറിയുക, എന്താണ് മുക്തി അല്ല എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിയാതിരിക്കുന്നതാണ് അവിദ്യ. അതെന്ന് വർത്തിക്കുന്നു, അതാണ് അതിന്റെ പ്രയോജനം. പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും തന്നിൽ ആധേയം ചെയ്യുന്ന, കൂട്ടിച്ചേർക്കുന്ന ഒന്നല്ല. ആഗന്തുകമാക്കി പുറമേ നിന്ന് കടന്നു വരുന്ന ഒന്നിനെ അവിടെ കൊണ്ടുവരുന്ന ഒന്നല്ല ഞാനും എന്ന് പറയുന്നു. ഇത്തരം ഭ്രാന്തികളെ നിവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ താൻ സുഖത്തെ ആർജിക്കുക അല്ലെങ്കിൽ ദുഃഖത്തെ നിവർത്തിപ്പിക്കുക, അതും പറയുന്നുണ്ടല്ലോ. ആത്യന്തികമായ ദുഃഖം നിവർത്തി, അതെങ്ങനെ സാധിക്കും? ആത്യന്തികമായ ദുഃഖം നിവർത്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്. അവിടെ ആത്യന്തികമായ ദുഃഖം നിവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോധം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ മുക്തിയെക്കുറിച്ചുള്ള ഭ്രാന്തി മാറുന്നു. മുക്തിയെക്കുറിച്ചുള്ള ഭ്രാന്തി മാറുന്നവന് മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം അവിടെയാണ് പറയുന്നവൻ കൃതകൃത്യൻ ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ജ്ഞാനിയാണ് പിന്നെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഒരുവനെ സ്വയം കൃതകൃത്യനാക്കുന്നു. എന്തുകൊണ്ട്? പറയുന്നു അവിടെ രജ്ജുവിൽ എങ്ങനെയാണോ സുഖവും ദുഃഖവും രണ്ടവസ്ഥയും അതിലൊരു മാറ്റവും വരുത്താത്തത്, അതുപോലെ തന്റെ സ്വരൂപത്തിനും ബന്ധവും മോക്ഷവും രണ്ടും ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നവൻ ബോധിക്കുന്നു. പിന്നെ എങ്ങനെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും? അപ്പം മുക്തിയെ സംബന്ധിച്ചുള്ള ഭ്രമമാണ് ഒരുവനെ മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് നയിക്കുന്നത്. മുക്തി എങ്ങനെ ഭ്രമിച്ചിരിക്കുന്നു? അത് ആനന്ദത്തെ പ്രാപിക്കുന്നതാണ്, നിരുദ്ദേശീയമായ ആനന്ദത്തെ പ്രാപിക്കുകയാണെന്ന് ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ കരുതുന്നു, എന്താണോ എന്റെ അന്ധകരണത്തിൽ ദുഃഖം കടന്നു വരുന്നു, ഞാൻ അതിനോട് തകർന്നിപ്പെടുന്നു, ഇത് മുക്തിയല്ല. ഇത് മുക്തിയല്ല എന്നുണ്ടെങ്കിൽ എന്റെ അന്ധകരണത്തിൽ സുഖം കടന്നു വരുമ്പോൾ അതിനോട് ഞാൻ താതാത്മ്യപ്പെടുന്നതും മുക്തിയല്ല എന്നും തിരിച്ചറിയണം. അതിനെ തിരിച്ചറിയണം. ഇത് രണ്ടും തുല്യം തന്നെ. സ്വന്തം അന്ധകരണത്തിലേക്ക് ദുഃഖം കടന്നു വരുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുന്നത് പോലെ സ്വന്തം അന്ധകരണത്തിൽ എത്ര വലിയ സുഖം കടന്നു വന്നാലും ശരി, അതിനോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ സുഖം പരമാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇവിടെ പറയുന്ന മുക്തി. പിന്നെ എന്തു പറയുന്നു? അത് സ്വസ്വരൂപമാണ്. അവിടെ സംസാരമോ നിത്യനിവൃത്തമായിരിക്കുന്നു. അവിടെ ആനന്ദമോ നിത്യപ്രാപ്തമായിരിക്കുന്നു. നിത്യപ്രാപ്തം എന്ന് പറയുമ്പോൾ അത് സ്വരൂപമാണ്. ഈ ബോധം എന്തുകൊണ്ടെന്താ പ്രയോജനം? മുക്തിയെ സംബന്ധിച്ചുള്ള ഭ്രാന്തി അവിടെ നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ടെന്താ പ്രയോജനം? അവൻ കൃതകൃത്യനായിരിക്കുന്നു. അതാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. അങ്ങനെ ജ്ഞാനത്തിലൂടെ കൃതകൃത്യതാ രൂപത്തിലുള്ള മുക്തിയെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഒരുവനെ സംബന്ധിച്ച് മുക്തിക്കുള്ള എല്ലാ പരിശ്രമങ്ങളും അവിടെ അവസാനിക്കുന്നു. ആ ബോധം കൊണ്ട് വീണ്ടും അവൻ പരിശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൻ അധ്യാസത്തിലേക്ക് പോകുന്നു. അത് സംഭവിക്കുമോ? അത് സംഭവിക്കുമോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ ദൃഷ്ടാന്തമായി കാണിക്കുന്നത്. അവിടെ എന്താണ്? ഈ താതാത്മ്യ അധ്യാസം കൂടാതെ താൻ കേവലനായി സ്വരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ അവിടെ രജ്ജുവിനെ പോലെ സർപ്പം വന്നാലും പോയാലും അതിനെ ബാധിക്കാതെ അത് സ്വരൂപസ്ഥിതി സ്ഥിതി ചെയ്യുന്നത് പോലെ ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ മുക്തിയുടെ സ്വരൂപത്തെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ നിത്യനിവൃത്തിയും നിത്യപ്രാപ്തിയും എന്ന് പറയുന്നത് ഇവിടെ തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധം അതാണ്. കാരണം ഇവിടെ എന്തുകൊണ്ടൊരാൾ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു? സ്പഷ്ടമാണ് ഈ ബോധമില്ലാത്തതുകൊണ്ട്, താൻ സ്വയം മുക്തസ്വരൂപനായിരുന്നിട്ടും ആ ബോധമില്ലാത്തതുകൊണ്ടാണ്. അത് തന്നെ ബോധിക്കാത്തതുകൊണ്ടാണോ? അല്ല, തന്നെ ബോധിക്കുന്നുണ്ട്. സുഖ ദുഃഖ താതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന തന്നെ ബോധിച്ചുകൊണ്ട് താൻ എപ്പോഴും താൻ സുഖിയാണെന്നും ദുഃഖിയാണെന്നും അറിയുന്നു. അതിൽ ചെറിയ ദുഃഖവും വലിയ ആനന്ദവും അതിന് വ്യത്യാസമില്ല. വലിയ ആനന്ദമായാലും ചെറിയ ദുഃഖമായാലും ശരി, അവിടെ എല്ലാം സംഭവിക്കുന്ന എന്താണോ തന്റെ താതാത്മ്യമാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്, വിശേഷിച്ചൊന്നും സംഭവിക്കുന്നുണ്ട്. വലിയ ആനന്ദമായാലും ശരി. അപ്പോ മറുവശത്ത് ചോദിക്കും, അപ്പോ ജീവിതത്തിലെ സുഖവും സന്തോഷവും ഒന്നും വേണ്ടെന്നാണോ പറയുന്നത്? തത്വജ്ഞാനം മതിയോ? അത് രണ്ടാമത്തെ വിഷയമാണ്. എന്താണോ അതിനാണല്ലോ പറഞ്ഞത്, നേരത്തെ പറഞ്ഞു. ഒന്ന് ധർമാധർമ്മങ്ങളുടെ വിഷയത്തെ കുറിച്ചാണ് നിങ്ങളുടെ ചോദിക്കുന്നത്. ജീവിതത്തിൽ ധർമ്മം വേണോ സുഖം വേണോ? ധർമ്മം വേണം, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, മുക്തിയെ കുറിച്ചല്ല. സുഖം വേണോ എന്ന് ചോദിക്കുന്നത്, ധർമ്മമുണ്ടെങ്കിൽ അവിടെ സുഖമുണ്ട്, അതാണ് പറയുന്നത്. വൈദികമായ സിദ്ധാന്തം അതാണ്, പുണ്യമുണ്ടെങ്കിൽ സുഖമുണ്ട്. അങ്ങനെ സുഖം വേണമെങ്കിൽ പുണ്യത്തെ അർജിക്കുക, അതിനിവിടെ നിഷേധിക്കുന്നില്ല. സുഖവും ശാന്തിയൊക്കെ അതുകൊണ്ടേ ഉണ്ടാവും എന്ന് പറഞ്ഞു. തത്വജ്ഞാനം കൊണ്ട് ഉള്ള സുഖം എന്ന് പറയുന്നത് വേറെയാണ്. അതിനെ ധർമാർജിതമായ സുഖമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത്. സുഖം വേണ്ടെന്നും ഇവിടെ പറയുന്നില്ല, ദുഃഖത്തെ ഒഴിവാക്കേണ്ടെന്നും പറയുന്നില്ല. അതിനുള്ള പരിശ്രമങ്ങളാണ് ധർമാധർമ്മത്തിന്റെ മാർഗം എന്ന് പറയുന്നു. അത് മറ്റൊന്നാണ്. ഇവിടെ എന്താ പറയുന്നത്? അന്യത്ര ധർമാ അന്യത്ര അധർമ്മ. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ധർമ്മവും അധർമ്മവും എന്താണെന്ന് ചോദിക്കരുത്. ധർമാധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ ഇതിനോട് കൂട്ടിക്കെട്ടരുത്. അത് മറ്റൊരു തലമാണ്. ഇവിടെ നചികേതസ്സിന് യമദേവൻ ഉപദേശിക്കുന്ന എന്താണ്? ധർമാധർമ്മങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ഒന്നിനെയാണ്. അതാണ് ഇവിടെ ഭാഷകാരം എടുത്തു പറയുന്നത്. അവിടത്തെ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്, ആനന്ദത്തെക്കുറിച്ചാണ്. എങ്ങനെ? ഹർഷശോകവും ജഹാദി, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി. ഹർഷശോകങ്ങളെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നതാണ് ഈ തത്വത്തെ. അതായത് ഹർഷശോകങ്ങളുടെ ത്യാഗം എന്ന് പറയുന്നത് അത് നിത്യനിവൃത്തമായ തന്റെ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കാതെ ഒരുവൻ സുഖത്തെ ആർജിക്കുന്നതാണ് മുക്തി എന്ന് കരുതി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ അവിടെ അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ മാർഗത്തിലാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ധർമാധർമ്മത്തിന് ഉപരിയായ തത്വത്തിന് അല്ല അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന ഉപദേശം അയാൾ ഗ്രഹിച്ചിട്ടില്ല. മറിച്ച് അയാള് ധർമ്മത്തെ, അതാവശ്യമാണ് ലോക വ്യവഹാരത്തിൽ ധർമ്മവും, ധർമ്മത്തെ അറിഞ്ഞ് അനുഷ്ഠിക്കണം, അധർമ്മത്തെ അറിഞ്ഞ് തിരസ്കരിക്കണം, നിഷേധിക്കണം, അത് വ്യവഹാരത്തിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വ്യവഹാര ബുദ്ധിയിലാണോ മുക്തിയെ കാണുന്നത്, അതേ പാരമാർത്ഥിക ദൃഷ്ടിയിലാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. പാരമാർത്ഥിക ദൃഷ്ടിയിലാണെങ്കിൽ എന്താണോ അത്, ദൃഷ്ടാന്തമായി പറഞ്ഞാണ് രജ്ജു എന്ന് പറഞ്ഞത്. ഇപ്പോൾ രജ്ജുവിനെ പോലെ ഉണങ്ങി ശുഷ്കമായ ഒരു വസ്തുവാണ് ആത്മാവെന്ന് ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്. അത് രജ്ജുവിൽ എന്തിനു ദൃഷ്ടാന്തം പറഞ്ഞു? അവിടെ എങ്ങനെയാണോ നിത്യനിവൃത്തമായിരിക്കുന്നത് സർപ്പം, അതുപോലെ ഇവിടെ എന്താണ് ഈ സുഖദുഃഖങ്ങൾ, ധർമാധർമ്മങ്ങൾ അതിന്റെ ഫലമായ സുഖദുഃഖങ്ങൾ നിത്യനിവൃത്തമായിരിക്കുന്നു. ആ നിത്യനിവൃത്തി അതാണ് ഇവിടുത്തെ മുക്തി എന്ന് പറയുന്നത്. അവിടെ ബന്ധവുമില്ല, മോക്ഷവുമില്ല. എങ്ങനെ? ആ നിത്യനിവൃത്തിയിൽ നിന്ന് വേറിട്ട്. ഇത്തരത്തിലുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ യമദേവൻ ശ്രമിക്കുന്നത്. അത് മതി. അടുത്തെന്താണോ ഇന്ന് കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. ശരി, ഇന്ന് തുടങ്ങിയിടത്ത് ഇന്ന് നോക്കാം. തഥാ ജീവവിഷയസ്യ അസ്തിത്വ അഗസവനെ ദീർഘ ദീർഘം വന്നിരിക്കുകയാണ്. അസ്ഥി വിഷയസ്യ അസ്തിത്വം, വിഷയസ്യ അസ്തിത്വം അസ്തിത്വ പ്രശ്നസ്യ അനന്തരം അകസവർണ്ണ ദീർഘ, അവിടെയും ദീർഘം വന്നിരിക്കുകയാണ്. അനന്തരം അന്യം എന്നുള്ളടത്ത് എന്താണ്? അവിടെ വന്നില്ല മോഹൻസ്വരം. എന്തുകൊണ്ട്? സ്വരത്തില് സ്വരമാണ്, അവിടെ ഒരു ഇൻവെർട്ടഡ് ഫോം കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ സംഹിതയുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെ പരത്തിൽ എന്തു വന്നു? സ്വരം വന്നു. അന്യം വരോ എന്നുള്ളടത്തോ മോഹനസ്വരം. എന്തുകൊണ്ട് അവിടെ പരത്തിൽ ഹല്ല് വന്നു? അത് സർവ്വസാധാരണ വരുന്നതാണ്, അത് ശ്രദ്ധിച്ചോണം. പരത്തിൽ സ്വരം വന്നോ മകാരം, പരത്തിൽ ഹല്ല് വന്നോ അനുസ്വാരം. അനുസ്വാനം വരം നചിക്കേതോ വൃണ്ണീഷ്വ. ആദ്യം മോനെ പറയുമ്പോ ഒന്നും കേൾക്കുന്നില്ല. സസജുഷുരു കഴിഞ്ഞിട്ട് വരുന്നത് അതാ എല്ലാം പറയാൻ പറയുന്നു. ഹസിച്ച വന്നിട്ട് ആ ഗുണ. ചിലരിവിടെ പറഞ്ഞു ഹരവസാനയോർ വിസർജനീയ. എന്തുകൊണ്ട് അത് വരുന്നില്ല? കരുപരത്തിലില്ല. ചിലർ പറഞ്ഞു അതോരോരപ്ലത അതപ്ലതേ, അത് വരുന്നില്ല. എന്തുകൊണ്ട്? ചിലർ പറഞ്ഞു അതോ ഭൂ അതോ അല്ല ഭൂപകോകോ പൂർവസിയേശി, എന്തുകൊണ്ട് വരുന്നില്ല? അത് പൂർവമാണ് പ്രധാനമായും നോക്കേണ്ടത്. പര രണ്ടാമത് വരുന്നുള്ളൂ. പൂർവത്തിൽ എന്തിരിക്കുന്നു? പരസ്യമുണ്ട്, ആ നിമിത്തമുണ്ട്. പിന്നെ പരത്തി നോക്കുമ്പോൾ പരസ്യം വരും, അതുകൊണ്ടത് വരുന്നില്ല. ഇത്യാരഭ്യ ഇതി ആരഭ്യ സിമൃത്തിന തൈഹി തൈഹി തൈഹി ആ പിന്നെ ശരിയാ ആ പിന്നെ പിന്നെ അതെ അതും വേണം. പിന്നെ വിധിസൂത്രം, അതാണ് ക്രമത്തിന് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നു. സസജുഷോരുവിൽ തുടങ്ങണം. സസജുഷോരു കരവസാനവർ വിസർജനീയോ വിസർജനീയസിസ്സഹ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാവസാനം എന്ന് പറയുന്ന എന്താണ്? എന്ത് സൂത്രമാണത്? വാവസാനി എന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? അല്ല വിരാമവസാനം എന്ന് പറയുന്നു. അവസാനം നമ്മൾ പഠിച്ചത് എന്ത് സൂത്രമാണത്? സംജ്ഞാസൂത്രം, വിധിസൂത്രമാണ്. തേഹി കാമേഹി അവിടെയോ പിന്നെ സസജുഷോരു പിന്നെ കരവസാനയോ വിസർജനയോ അതിനെ വിസർജനീസ് സഹായം ബാധിച്ചുകൊണ്ട് കാമേഹി പ്രലോഭ്യമാനോടെ അങ്ങനെ തന്നെ പ്രലോഭ്യമാനോപി സജുഷോരു ആ അവിടെ എന്ത് വരുന്നു? പരത്തിൽ ഹർസമായുണ്ട്. അതോരോ അപ്ലതേ ആ ഗുണപ്രാന്താദീചിക്കേത യഥാന ചാല തദായേനം കൊടുത്തി രുചി കൊടുത്തി സംയോജിക്കുന്ന സൂത്രമാണ് വൃദ്ധിരാദി. എന്താണ് അതിന്റെ വൃത്തി? ആദയിച്ച വൃത്തി ആ സദാ മൃത്യു അഭ്യുദയാ നിശ്രേയസം. അത് ഒറ്റ പദമാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട്. ഇത് പദാന്തസന്ധി അല്ല. രണ്ടെണ്ണമുണ്ട്. അതുപോട്ടെ, വാ ശരി വരുന്നു എന്നറിഞ്ഞാൽ മതി. നിശ്രേയസ വിഭാഗ പ്രദർശനേന വിദ്യാവിഭാഗ പ്രദർശനേന വിദ്യാഭീപ്സിതം നചികേത സമ്മന്യേനത്വ കാമ ബഹവോ അലോലപദ. അതിൻ്റെ ഇടയ്ക്ക് ഖരവസാനോ വിസർജനയോ കടന്നു വരാൻ പാടില്ല. ആത്മഗുണം വരാം. ഗുണം വന്ന് എങ്ങ പദാന്തതി പുറവരും വന്നു അലോല പന്ത ഇതി പ്രശസ്യ പ്രശ്നം അപി. ഇവിടെ എന്താ സംഭവിച്ചത്? സന്ധി വന്നില്ല. എന്തുകൊണ്ട്? എന്താണ് ഇവിടെ എന്തുകൊണ്ട് സന്ധി വന്നില്ല? മോഹനസ്വാര പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണമില്ല അച്ഛൻ, അതറിയേണ്ടത്. എന്തുകൊണ്ട് സന്ധി വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വരം പരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എന്നറിയണം. തദീയം പ്രശംസൻ എന്ന് പറഞ്ഞാലോ, എന്തുകൊണ്ട് കല്ല് പരത്തിലിരിക്കുന്നു മോഹനസ്വാരം? യഥുവാചത്തം ദുർദർശം, അവിടെ എല്ലാം മോഹനസ്വാരം തന്നെയാണ്. ഗൂഢം അനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം അധ്യാത്മയുഗാധികമേന ദൈവം മത്വ ധീരോ ഹർഷശോകോ. എങ്ങനെ? അത് ആ തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ ആദ്യം മുതൽ പറയണമെന്ന് പറയുന്നത്. സസ്യജുഷ ഒരു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹസിച്ച വന്നിട്ട് ആഗുണം വരും. എങ്ങ പദാന്താതി എന്തുകൊണ്ട് വരുന്നില്ല? പരത്തില് ഇല്ല. അത് അങ്ങനെ തെറ്റ് വരണം. വന്നു കഴിഞ്ഞാലേ അത് തിരുത്തി ശരിയാക്കാൻ പറ്റും. തിരോ ഹർഷശോകു ജഹാദി ഇതി തേനാപി ദീർഘ ജീവപ്രാജ്ഞയോരഭേദ. അവിടെ വേറെ സന്ധി വന്നിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ വിസർഗം വന്നില്ല. എന്തുകൊണ്ട് വിസർഗം? എന്തുകൊണ്ട് വന്നില്ല വിസർഗം? എന്തുകൊണ്ടാ വരാത്ത? സ്വരമല്ല, എന്തുകൊണ്ടാണ് വരാത്തത്? ഖരില്ല. ആ ഉത്തരവാണ് എനിക്ക് കിട്ടേണ്ടത്. അതാണ് കറക്റ്റ് ഉത്തരം. ഖരുണ്ടെങ്കിലല്ലേ വിസർഗം വരത്തുള്ളൂ. പിന്നെ അതിൽ വേറെയും വരാം, കൊപ്പോ കപ്പോ എല്ലാം വരാം. പക്ഷെ ഖരി വേണം. അതില്ലാത്തതുകൊണ്ട് വിസർഗം വന്നില്ല. പ്രാജ്ഞയോരഭേദാണുള്ളത്. പക്ഷെ അവിടെ അതോരോപ്രദപ്രദ വരാമായിരുന്നു. അത് വന്നില്ല. എന്തുകൊണ്ട്? പൂർവത്തില് ഹ്രസ്വകാരം, അതാണ് മുഖ്യമായി നോക്കേണ്ടത്. പൂർവത്തിലില്ല. ഭൂഭഗോഗ പൂർവസി പ്രകാരം യകാരം വന്ന് ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? പരമല്ല നോക്കേണ്ടത്, പൂർവമാണ് നോക്കേണ്ടത്. പൂർവത്തിലെന്ത് വേണം? അകാരം വേണോ? നിർബന്ധമുണ്ടോ? ഭൂവകോ പൂർവസി വശിക്ക് അകാരം വേണോ? ഹ്രസ്വമോ ദീർഘമോ ഏതെങ്കിലും മതി. അതില്ല. അതില്ലാത്തോണ്ട് അത് വരുന്നില്ല. ഏകാരം വന്ന് ലോകിക്കുന്നില്ല. ഹസിച്ച് എന്തുകൊണ്ട് വരുന്നില്ല? അതുകൊണ്ടാണ് അവരകത്ത് പൂർവത്തില് ഹർസ്വകാരമില്ല. അതാണ് നോക്കേണ്ടത്. പരമല്ല, പൂർവം നോക്കിയിട്ടേ പരത്തിലേക്ക് നോക്കണം. പൂർവം കഴിഞ്ഞ് പിന്നെ പരത്തി പോവുക. ഈ മൂന്ന് സൂത്രങ്ങളും ഏതൊക്കെ? അതോരോരപ്ലുത അപ്ലുതയോ ഹസിജ ഭൂപഭോഗോ ഗുരുസി വസി വരുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അതിന്റെ പൂർവമാണ്. എന്താണ് ഹർസ്വം ഉണ്ടെങ്കിലേ അതോരോരപ്ലുത അപ്ലുതയോ വരത്തുള്ളൂ. ഹസിച്ച വരണമെങ്കിലും എന്ത് വേണം? വർത്തമാനം ഭൂവഗോഹപൂർവസ്യ പൂർവത്തിൽ ഏതായാലും മതി. ഏവ ഇഹ എന്നിടത്ത് ഭേദ ഏവ എന്നിടത്ത് സഹിഷ്വരു ഭോഗോഗ അവിടെ വന്നു. അവിടെ ഖരിജ വന്നില്ല, എന്തുകൊണ്ട്? പരത്തിൽ ഖരില്ല. ഖരിജ അവിടെ വരുമ്പോൾ പരം നോക്കിയാൽ മതി, പൂർവമായിട്ട് ബന്ധമൊന്നുമില്ല. സാരത്തിന്റെ പൂർവ്വത്തിൽ എന്തിരിക്കുന്നു എന്നുള്ള അവിടെ വിഷയമല്ല. ഖരു പരത്തിലുണ്ടെങ്കിൽ അവിടെ വിസർഗം വന്ന് ബാക്കി കാര്യങ്ങൾ വരും. പക്ഷേ മറ്റ് മൂന്ന് സൂത്രങ്ങൾക്കും അങ്ങനെയല്ല. ഉത്തവും വരുന്നതിനും എത്തും വരുന്നതിനും അങ്ങനെയല്ല, പ്രാധാന്യം പൂർവത്തിനാണ്. പര രണ്ടാമതേ വരുന്നുള്ളൂ. അഭേദ ഏവ ഇഹ വിവക്ഷിത ഇതി, വിവക്ഷിത ഇതി എന്നാണ്, വിവക്ഷിത ഇതി. വിവക്ഷിതേ എന്ന് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഏച്ചുവായോ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്താണ് നോക്കുക, അവിടെ എല്ലാം പ്രഥമാന്തത്തിനാണ്. ജീവപ്രാജ്ഞരഭേത വിവക്ഷിത അത് ചേർന്ന് വരും, അതെല്ലാം പ്രഥമാന്തത്തിലാണ്. യത് പ്രശ്ന നിമിത്തം ച പ്രശംസ മഹതീ മൃത്യോഹോ പ്രത്യപദ്യത, മൃത്യോഹോ പ്രത്യപദ്യത. എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് പരത്തിൽ? ഇവിടെ എന്തുകൊണ്ട്? കാരണം നേരത്തെ പ്രാജ്ഞയോരഭേദ, പക്ഷെ ഇവിടെ മൃത്യോഹോ, ഇവിടെ വിസർഗം വന്ന്, അവിടെ വിസർഗം വന്നില്ല. ഇവിടെ വിസർഗം വരുന്നതിന് മുഖ്യ കാരണം എന്താണ്? ഖരു പരത്തിൽ വന്നുകൊണ്ട്, അതാണ് ശ്രദ്ധിക്കുക. ഖരു പരത്തിൽ വരുന്ന അവിടെ വിസർഗത്തിനൊരു അവസരം അപ്പോഴേ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് അത് വന്നത്. പ്രത്യബദ്ധ്യത നിജഗീതാവിധി തം വിഹായ പ്രശംസാനന്തരം അന്യം, അന്യം ഏവാന്നിടത്തോ പരത്തിൽ സ്വരം പ്രശ്നം ഉപക്ഷിപ്പേ അസ്ഥാന അസ്ഥാനേ ഏവ എന്നാണ് ഇവിടെ. അസ്ഥാനേ ഏവ എന്ന് പറയുമ്പോൾ ഏ വന്നു, ഏച്ചുവായവന്നു, സർവ പ്രശംസ പ്രസാരിത, അതൊക്കെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് അവിടെ എല്ലായിടത്തും. തസ്മാത് ഏയം പ്രേതി യായം ഇത്യസ്യ ഏവ, ഇത്യസ്യ ഏവ എന്നിടത്ത് ഇത്യസ്യ ഏവ ഇവയാണ്, ഇത്യസ്യ ഏവ എന്നായിരിക്കും. ഇത് കാണിച്ചാണ് വരുന്നത് ഇത്യസ്യ ഏവ വൃത്തിരേചി. ഇത്യസ്യ അകാരമാണ്, പരത്തിൽ എയിരിക്കുകയാണ്. അവിടെ എണ്ണ ആദേശം വന്നിട്ടില്ല. ഷഷ്ടി എന്തുകൊണ്ട്? അസ്യ, ഇവിടെ എണ്ണ വന്നെന്ന് ധരിച്ചിട്ടാണ് ചിലർ ഈ ഗോണ ചെയ്യുന്നത്. ഇത്യസ്യ ആകാരം, പരത്തിലേയിരുന്ന എന്തുവരും? വൃദ്ധിയേ ഇരിക്കുമ്പോ ഐ വന്നു. ഇത്യസ്യ ഏവ ശ്രദ്ധിക്കുന്നവിടെ എണ്ണല്ല വന്നത്, ഈ ഇരുന്നാലേ എണ്ണ വരും. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഇത്യസ്യ ആകാരം. രാമസ്യ എന്ന് പറയുമ്പോൾ ഏവ ആഡപരത്തിലേരിയും വൈ വരും. ആ ഇതി അസ്യ എന്നുള്ളത് ശരി, ഞാൻ അങ്ങനെയല്ല പിരിച്ച്, ഇത്യസ്യ ഏവ എന്നാ പിരിച്ചത്. അങ്ങനല്ലല്ലോ പിരിച്ചു പറയുന്നതനുസരിച്ച് അവിടെ പറയണം, ഞാൻ ഇത്യസ്യ എന്നാ പിരിച്ചത്. ഇതി അസ്യ എന്ന് പിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പ്രശ്നസ്യ ഏത് അനുകർഷണം അന്യത്ര ധർമാവലി യത്തു പ്രശ്നഛയ വൈലക്ഷണ്യമുക്തം തത് അദൂഷണം തദീയസ്യ ഏവ വിശേഷസ്യ പുനഃ പ്രച്ഛ്യമാനത്വാ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളീ പഠിക്കുന്നതെല്ലാം പദാന്ത സന്ധി, അതാണ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സന്ധികൾ ഒന്നും നമ്മൾ നോക്കാത്തത് നമ്മൾ അതേ പഠിക്കുന്നുള്ളൂ. ഇടയ്ക്ക് വരുന്ന സന്ധികൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ സംശയം വരത്തേ ഉള്ളൂ. ഇപ്പോൾ അത് അതാതിന്റെ പ്രക്രിയകളിൽ പഠിക്കണം, അതാണ് ശരിയായ രീതി. അല്ലെങ്കിൽ അത് വിശദീകരിച്ചാലും കുഴപ്പം വരും. പിന്നെ ആ ശബ്ദം എങ്ങനെ വന്നു, വേറെ ശബ്ദം എങ്ങനെ വന്നു വരും. ഇവിടെ ഇപ്പം നമ്മൾ പദാന്ത സന്ധി തെരഞ്ഞെടുത്ത് പഠിച്ചുകൊണ്ടാണ്, നമ്മൾ പദം പിരിക്കുമ്പോൾ കൃത്യമായി പറയാൻ പറ്റുന്നു. അല്ലാതെ സിദ്ധാന്തമായി കിടക്കുന്ന ക്രമത്തിനാണ് പഠിച്ചു പോകണമെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് വരും. പൂർവത്ര ഹി ദേഹാദി വ്യതിരിക്തസ്യ ആത്മനഃ, ആത്മനോ അസ്തിത്വം. സദൃശ്വരു വന്നു കഴിഞ്ഞാൽ രണ്ടു വഴിയാണ്. ഒന്ന് ഖരവസാനയോർ വിസർജനി, അങ്ങോട്ടും തിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ ഭൂവക്കു അപൂവാസ് അതൊരു അപ്ലതാ അപ്ലതേ, അങ്ങനെയും തിരിഞ്ഞു പോവാം. ഹസിച്ച ഉത്തുമ്പര, അത് ഏത് വഴി തിരിയണമെന്നുള്ളത് രൂപം കൊണ്ട് മനസ്സിലായിക്കോണം. പൃഷ്ഠം ഉത്തരത്ര തൂ തസ്യ ഏവ അസംസാരിത്വം. അസംസാരിത്വം എന്നിടത്ത് പരത്തിൽ പ്രചരിക്കുന്ന അവിടെ എന്തോന്നു മോനസ്വര പൃച്ഛ്യത്തെ ഇതിൽ നിന്നാണ് പിരിക്കുന്നത്. വിദ്യ ഹി അവിദ്യ എന്നിടത്ത് നിവർത്തതേ താവത് ധർമാതി ഗോചരത്വം ജീവസ്യ ജീവത്വം ചെന്ന നിവർത്തേ തന്നിവർത്തൂ പ്രാജ്ഞയവ തത്വമുദ്ദേശത്തി പ്രത്യായതേന ച വിദ്യാവത്തി തദപമേച വസന കശ്ചിത് വിശേഷോ അസ്ഥി. യഥാ കശ്ചിത് സന്തമസി പതിതാം കാചിത് രജ്ജും അഹിം മന്യമാനോ ഭീതവ്യപമാനഃ പലായതേ. അവിടെ എല്ലാം അറിയാന്നുള്ളതാണ്. എന്നാലും തം ചവരോ ബ്രുയാത്മായ ഭൈഷീ നായം അഹി രജ്ജു, അവിടെയോ രോഗി ലോവേ ലോവേ ഉറവസ്യ ദീർഘോ ഉണഹ. എന്തായാലും ആ രോഗി കണ്ടുപിടിച്ചതിൽ പ്രത്യേക അഭിനന്ദനം. എളുപ്പമാരും കണ്ടുപിടിക്കത്തില്ല. അഹിസ് എന്നുള്ള ശബ്ദമാണ് അഹിസ്. സകാരത്തിന് എന്തുവരും? സസജുഷോ ഗുരു വരും. അഹിര് അഹിശബ്ദമാണ്. സജുഷോരു വന്ന് അഹിര് രജ്ജു എന്നിരിക്കുന്നു. രേപത്തിന്റെ പരത്തിൽ രേപം വന്നു. എന്തു വന്നു? രോരി വന്നു. സദശ്വരുവാണ് വന്നത്. പക്ഷേ സദശ്വരു വന്നാൽ ഇവിടെ അതുപോലെ തപ്പിളുതാ തപ്പിളുതേ വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പൂർവത്തില്ല അസിജവും വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഭോപഗോപൂർവസിയോ വശിയും വരത്തില്ല. ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് ഇവിടെ ഒരായിരിക്കും വേറൊന്നും വരാമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്ന കഴിഞ്ഞാൽ എന്തുവരും? രേഖത്തിന്റെ പരിധി രേഖ വരുന്നു കഴിഞ്ഞാൽ രേഖ മായരവട്ടില്ല വരുന്നത്. രോരി അത് വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ അഹി അഹിശബ്ദമാണ്. അഹിഹി ഇകാരത്തിന് ദീർഘമാണ്. രേഖം ലോപിച്ചു കഴിഞ്ഞാൽ പൂർവ്വത്തിന് ദീർഘം വന്നിട്ടാണെന്ന് പറഞ്ഞത്. അഹി രജ്ജുഹു എന്ന് പറഞ്ഞു. അഹിഹി രജ്ജുഹു എന്തായി? അഹി രജ്ജുഹു എന്ന് പറഞ്ഞ ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഇവിടെ ധാരാളം കിട്ടും. അതുകൊണ്ട് അവിടെ അധികം ചെയ്യേണ്ട കാര്യമില്ല. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.